ചിന്തിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത 13-ാം അധ്യായം അവസാന ശ്ലോകം. ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച ഏ വിതുരയാന്തി തേ പരം. സമസ്താധ്യായ അർത്ഥോപസംഹാരോർത്ഥായം ശ്ലോകഃ. ക്ഷേത്രേതി ഈ അധ്യായത്തിന്റെ മുഴുവൻ താല്പര്യത്തെയും ഉപസംഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ഷേത്രക്ഷേത്രജ്ഞയോർ യഥാവ്യാഖ്യാതയോരേവം യഥാപ്രദർശിത പ്രകാരേണ അന്തരം ഇതരേതര വൈലക്ഷണ്യ വിശേഷം ജ്ഞാനചക്ഷുഷ ശാസ്ത്രാചാര്യ പ്രസാദ് ഉപദേശജനിതം ആത്മപ്രതീകം ജ്ഞാനം ചക്ഷുഭൂത്തേന ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതിമോക്ഷം ച ഭൂതാനാം പ്രകൃതി അവിദ്യാലക്ഷണം വ്യക്താഖ്യ തസ്യ ഭൂതപ്രകൃതി മോക്ഷണം അഭാവഗമനം ചെയ്യവിധു വിജാനന്തി യാന്തി ഗച്ഛന്തി തേ പരം. പരമാർത്ഥതത്വം ബ്രഹ്മ ന പുനർദേഹം ആദതത്തെ ഇത്യർത്ഥ. ക്ഷേത്രക്ഷേത്രജ്ഞോർ യഥാവ്യാഖ്യാതയോർ ക്ഷേത്രക്ഷേത്രജ്ഞോരെയോ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും രണ്ടും വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ കഴിഞ്ഞ അധ്യായത്തിൽ അത് വിശദീകരിച്ചാണ്, ഈ അധ്യായത്തിൽ അത് വ്യക്തമായി പ്രതിപാദിച്ചതാണ്. അതാണ് യഥാപ്രദർശിത പ്രകാര അന്തരം ഇതരേതര വൈലക്ഷണ്യ വിശേഷം രണ്ടു തമ്മിലുള്ള ഇതരേതര ഭേദം വൈലക്ഷണ്യം എന്താണ് ക്ഷേത്രം എന്താണ് ക്ഷേത്രജ്ഞൻ ഇങ്ങനെയുള്ള ഈ ഭേദത്തെ ജ്ഞാനചക്ഷുഷ ശാസ്ത്രാചാര്യ പ്രസാദ ഉപദേശ ജനിതം ആത്മപ്രത്യേകം ജ്ഞാനം ജ്ഞാനചക്ഷു ഇവിടെ ജ്ഞാനം തന്നെയാണ് ചക്ഷു ജ്ഞാനക്കണ്ണ് എന്ന് പറയുന്നു. ജ്ഞാനം തന്നെ ചക്ഷുവായിരിക്കുന്നു. ജ്ഞാനം എങ്ങനെയുള്ള ജ്ഞാനം ഭാഷകാരൻ സാധാരണ വിശദീകരിക്കുന്ന രീതി പറയുന്നു ശാസ്ത്ര ആചാര്യ പ്രസാദ ഉപദേശജനിതം. ശാസ്ത്രത്തിന്റെയും ആചാര്യത്തിന്റെയും പ്രസാദം കൊണ്ട് അതിന്റെ ഉപദേശം കൊണ്ട് ഉണ്ടായ ആത്മപ്രത്യേകം ജ്ഞാനം ആത്മാവിനെ വിഷയമാക്കുന്ന ജ്ഞാനം അല്ലെങ്കിൽ ആത്മാവിനെ ബോധിപ്പിക്കുന്ന ജ്ഞാനം അത് തന്നെയാണ് ഇവിടുത്തെ ചക്ഷു കണ്ണ്. അപ്പൊ ജ്ഞാനത്തെ തന്നെ ഇവിടെ കണ്ണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ജ്ഞാനവും ശാസ്ത്രത്തിന്റെ അനുഗ്രഹം കൊണ്ടും ആചാര്യന്റെ അനുഗ്രഹം കൊണ്ടും പ്രസാദം എന്ന് പറയുന്നു. ആചാര്യപ്രസാദം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആചാര്യം എന്ന് പറയുന്നത് ഒരു ജീവസ്വരൂപമാണ്. അപ്പൊ ആചാര്യന് അനുഗ്രഹിക്കാം. പക്ഷെ ശാസ്ത്രം എങ്ങനെ അനുഗ്രഹിക്കുന്നത്? ശാസ്ത്രത്തെയും ശാസ്ത്രം എന്ന് പറയുന്നത് ശബ്ദരാശി ശബ്ദരാശിയായിട്ടല്ല അതിനെ കണക്കാക്കുന്നത്. ശാസ്ത്രത്തെയും ദേവതാസ്വരൂപമായിട്ടാണ് കണക്കാക്കുന്നത്. ഓരോ ശാസ്ത്രവും ഓരോ ദേവതയായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രപ്രസാദം അതായത് ദേവതയുടെ മൂർത്തമായ രൂപമാണ് ശാസ്ത്രം ശബ്ദരാശി. അതിന്റെ അമൂർത്തമായ ഭാവം അതാണ് ദേവതാഭാവം. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെയും ആചാര്യന്റെയും പ്രസാദം അനുഗ്രഹം അനുഗ്രഹത്തോടുകൂടി ഉപദേശം അനുഗ്രഹാത്മകമായ ഉപദേശം അതുകൊണ്ടുണ്ടാകുന്ന ആത്മപ്രത്യേകം ജ്ഞാനം ആത്മാവിനെ പ്രകടമാക്കുന്ന വ്യക്തമാക്കുന്ന ജ്ഞാനം അതാണ് ഇവിടുത്തെ കണ്ണ് ജ്ഞാനക്കണ്ണെന്ന് പറയുന്നത് ജ്ഞാനചക്ഷു തേന ജ്ഞാനചക്ഷുഷ അങ്ങനെയുള്ള ജ്ഞാന ചക്ഷു. ജ്ഞാനക്കണ്ണുകൊണ്ട് ഭൂതപ്രകൃതി മോക്ഷഞ്ച. ഭൂതപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂതാനാം പ്രകൃതി, ഈ ഭൂതങ്ങളുടെ എല്ലാം പ്രകൃതി. ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പ്രാണികൾ, അവയുടെ എല്ലാം പ്രകൃതി. അവിദ്യാലക്ഷണ, ഇവിടെ ഭൂതങ്ങളുടെ പ്രകൃതി എന്താണ്? അവിദ്യ രൂപത്തിലുള്ളതാണ്. മറ്റൊരു പേരുണ്ട് അവ്യക്താഖ്യ, അവ്യക്തയാണ്, അത് നിർവചിക്കാൻ കഴിയാത്തതാണ്, അതുകൊണ്ട് അവ്യക്ത എന്നുമുണ്ട് പേര്. ഭൂതപ്രകൃതി ജ്ഞാനക്കണ്ണുകൊണ്ട് ആ ഭൂതപ്രകൃതിയുടെ അല്ലെങ്കിൽ അവ്യക്തത്തിന്റെ, അവിദ്യയുടെ തസ്യഹ ഭൂതപ്രകൃതി മോക്ഷണം, അഭാവഗമനം. ആ ഭൂതപ്രകൃതി ഇല്ലാതാകും, ഭൂതപ്രകൃതിയായിരിക്കുന്ന അവിദ്യ നശിക്കുന്നു, അതാണ് അഭാവഗമനം എന്ന് പറഞ്ഞത്. സംഖ്യന്മാരുടെ സിദ്ധാന്തത്തിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുത്തി പറയുകയാണ്. സംഖ്യന്മാരുടെ സിദ്ധാന്തമനുസരിച്ച് ശരിക്കും ചിന്തിച്ചു കഴിയുമ്പോൾ, അവരുടെ സിദ്ധാന്തത്തെ വിശദീകരിക്കുമ്പോൾ, അവിടെ ബന്ധവും മോക്ഷവും എല്ലാം പ്രകൃതിക്കാണ്. പുരുഷനുള്ള കാരണം പുരുഷൻ നിർഗുണനാണ്. നിർഗുണനായിരിക്കുന്ന പുരുഷന് പിന്നെ മോക്ഷത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവർ പറയുന്നത് പ്രകൃതി തന്നെ മുക്തയായെന്നാണ്. ഇവിടെ അതല്ല, ഇവിടെ എന്താണ്? ഭൂതപ്രകൃതിയുടെ നാശം, അതാണ് അഭാവഗമനം. മോക്ഷം പുരുഷനാണ്, പ്രകൃതിക്കല്ല. അവിടെ പറയുന്ന എന്താണ്? പ്രകൃതി പുരുഷ വിവേകം. ഇവിടെയും പറയുന്നുള്ള എന്താണ്? ഇതരേതര വൈലക്ഷണ്യ വിശേഷം, പ്രകൃതി പുരുഷ വിവേകജ്ഞാനം. പ്രകൃതി വേറെ, പുരുഷൻ വേറെ എന്നറിയുന്ന ആ അറിവ്, അതാണ് അവർ വിവേകഖ്യാതി എന്ന് പറയുന്നത് മോക്ഷത്തിന് കാരണമെന്ന് പറയുന്നത്. ഇവിടെ അതല്ല, ഇവിടെ എന്ന് പറയുമ്പോൾ അദ്വൈതത്തിൽ പറയുന്ന എന്താണ്? പ്രകൃതിയും പുരുഷനെയും വിവേചിച്ചറിഞ്ഞാൽ മാത്രം പോരാ, ആ ജ്ഞാനം മാത്രം കൊണ്ട് മോക്ഷം ഉണ്ടാകത്തില്ല. പിന്നെയോ പ്രകൃതിയെ കുറിച്ചുള്ള ബാധജ്ഞാനം വേണം. പ്രകൃതി ത്രികാലത്തിലും നിലനിൽക്കാത്തതാണ്, പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ്, അതായത് മിഥ്യയാണെന്നുള്ള ജ്ഞാനം വേണം. സംഖ്യന്മാർക്ക് അതിന്റെ ആവശ്യമില്ല മോക്ഷത്തിന്. ഇവിടെ അത് ആവശ്യമാണ്. അതാണ് പ്രകൃതിയെ മോക്ഷണം അഭാവകം എന്ന് പറഞ്ഞത്. പ്രകൃതിയെ ബാധിക്കണം, പ്രകൃതിയെ കുറിച്ചുള്ള ബാധജ്ഞാനം വേണം. മറ്റൊരു പ്രകൃതി സത്യമാണ്, ഇവിടെ അങ്ങനെയുള്ള പ്രകൃതി പരമാർത്ഥത്തിൽ മിഥ്യയാണ്. അതുകൊണ്ട് അതിന്റെ ബാധജ്ഞാനം, രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സാംഖ്യവും അദ്വൈതവും തമ്മിലുള്ള വ്യത്യാസം. പ്രകൃതി എങ്ങനെ ബോധിക്കുന്നു? പ്രകൃതി പുരുഷ വിവേക ജ്ഞാനമുള്ളവൻ പ്രകൃതിയെ ബോധിക്കുന്നു. ആ പ്രകൃതി ത്രികാലത്തിലും പരമാർത്ഥത്തിനും നിലനിൽക്കുന്നതല്ല, അതാണ് മിഥ്യ എന്ന് പറയുന്നു എന്ന് ബോധിക്കുന്നു. ഈ വിതൃ വിജാനന്തി എന്ന് ആരാണോ അറിയുന്നത്, യാന്തി ഗച്ഛന്തിത്തെ പരമാർത്ഥതത്വം ബ്രഹ്മ, അവർ പരമപദമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. തേ പരം, പരമപദത്തെ പ്രാപിക്കുന്നു. ന പുനർദേഹം ആ ദദതേ ഇത്യർത്ഥ, അവർ പിന്നീട് ദേഹത്തെ സ്വീകരിക്കുന്നില്ല. അജ്ഞന്മാർ വീണ്ടും ദേഹത്തെ സ്വീകരിക്കുന്നു. ഇവിടെ ബന്ധത്തിൽ നിന്ന് മോചിച്ചവരായ അവർ പിന്നീട് ശരീരത്തെ സ്വീകരിക്കുന്നില്ല. അതാണ് പരം പദം യാന്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏവം ഇപ്രകാരം ഇതുവരെ വിശദീകരിച്ച രീതിയിൽ ക്ഷേത്രക്ഷേത്രജ്ഞയോഹോ അന്തരം, ക്ഷേത്രക്ഷേത്രജ്ഞന്മാരുടെ ഭേദത്തെ അല്ലെങ്കിൽ തത്വത്തെ ജ്ഞാനചക്ഷുഷ, ജ്ഞാനക്കണ്ണുകൊണ്ട് ഏവം ഭൂതപ്രകൃതി മോക്ഷഞ്ച, ഭൂതപ്രകൃതിയായിരിക്കുന്ന അവിദ്യയുടെ നാശത്തെയും അല്ലെങ്കിൽ ബാധയെയും ഏ വിധു ആരാണോ ഗ്രഹിക്കുന്നത് തേ അവർ പരം യാന്തി, അവർ പരമപദത്തെ മുക്തിപദത്തെ പ്രാപിക്കുന്നു. ക്ഷേത്രക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷ ഭൂത പ്രകൃതി മോക്ഷം ച ഏവിദുര്യാന്തിത്തേ പരം. ഇതി ത്രയോദശോധ്യായ ഇവിടെ ത്രയോദശോധ്യായം അവസാനിച്ചു. അടുത്ത 14-ാം അധ്യായം 13-ാം അധ്യായത്തിൽ പ്രകൃതി പുരുഷ വിവേകത്തിലൂടെ മോക്ഷത്തെ എങ്ങനെ പ്രാപിക്കാം എന്ന് പറഞ്ഞു. അവിടെ ചർച്ച ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് 22-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഭൂ കാരണം ഗുണസംഗോസ്യ സദസദ് യോനി ജന്മസ്. ഗുണസംഗമാണ് ജന്മത്തിന് കാരണമെന്ന് അവിടെ പറഞ്ഞു. ഗുണത്തെക്കുറിച്ച് അവിടെ വിശദീകരിച്ചില്ല. ഗുണമെന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ത്രിഗുണങ്ങളാണ്. അവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, ത്രിഗുണങ്ങളുടെ കാര്യമായിരിക്കുന്ന ശോകമോഹാദികളും ഗുണങ്ങളാണ്. അപ്പോൾ ഈ ഗുണബന്ധം, ഗുണം കൊണ്ടുവരുന്ന ആ ബന്ധം, അതിൽ നിന്നുള്ള മോക്ഷം, അതിനുവേണ്ടി ഗുണങ്ങൾ എന്താണ്, അവയെങ്ങനെയാണ് ബന്ധിക്കുന്നത്, അതെങ്ങനെയാണ് അന്ധക്കരണത്തിൽ പ്രവർത്തിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഗുണങ്ങളെ, ഗുണത്രയത്തെ വിവേചനം ചെയ്ത് ബോധിപ്പിക്കുന്ന 14-ാം അധ്യായം. ശ്രീ ഭഗവാൻ വാച്ച്, പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനം തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. സർവം ഉത്പദ്യമാനം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് ഉത്പദ്യതേ ഇത്യുക്തം തത്കഥം. നമ്മ പറഞ്ഞു, ഉണ്ടാകുന്നതെല്ലാം ഉത്പദ്യമാനം സർവം, ഇവിടെ ഉണ്ടാകുന്നതെല്ലാം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് ഉത്പദ്യതേ. ക്ഷേത്രക്ഷേത്രജ്ഞന്മാരുടെ സംയോഗം കണ്ടാണ് ഉണ്ടാകുന്നത്. ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. തത്കഥം, അതെങ്ങനെ സംഭവിക്കുന്നു. ഇത് തത്പ്രദർശനാർത്ഥം, അതിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടി പരംഭൂയ ഇത്യാദി അധ്യായ ആരംഭ്യത. പരംഭൂയ പ്രവക്ഷ്യാമി എന്ന് തുടങ്ങിയ അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. ഇതിന്റെ ആമുഖമായിട്ട് ഭാഷ്യകാരം പറയുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും പറയാം, അഥവാ ഈശ്വര പരതന്ത്രയോഹോ ക്ഷേത്രക്ഷേത്രജ്ഞയോർ ജഗത് കാരണത്വം അത് സാഖ്യാനാമിവ സ്വതന്ത്രയോഹോ. ഇത് അദ്വൈതത്തിലെ ഒരു മുഖ്യമായ സിദ്ധാന്തമാണ്. അദ്വൈതികൾ ജീവപര അഭേദമാണ് പറയുന്നത്. ഈശ്വരനും ജീവനും, അല്ലെങ്കിൽ ജീവനും പരനും ഒന്ന് തന്നെയാണ്. അത് പരമാർത്ഥമാണെന്നാണ് പരമമായ തത്വം. അങ്ങനെയാണെങ്കിലും ഈ ഒരു തത്വത്തെയും സ്വീകരിക്കുന്നുണ്ട് മുഖ്യമായി തന്നെ. എന്താണോ ഈശ്വര പരതന്ത്രയോഹോ ക്ഷേത്രക്ഷേത്രജ്ഞയോഹോ ജഗത് കാരണത്വം. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഇത് ഈശ്വര പരതന്ത്രമാണ്, ഈശ്വര അധീനമാണ്. ഇത് രണ്ടും അദ്വൈതത്തെ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഒന്ന് എന്താണ്, ജീവനും പരനും ഒന്ന് തന്നെ. അങ്ങനെ സ്വീകരിച്ചിരിക്കുമ്പോൾ തന്നെ സ്വീകരിക്കുന്നു എന്താണ്, ഈശ്വര പരതന്ത്രനാണ് ജീവൻ, ഈശ്വരൻ അധീനനാണ് ജീവൻ. ഇത് ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിയിട്ടാണ് ചില അദ്വൈതത്തെ സ്വീകരിക്കുന്നതും മറ്റു ചില അദ്വൈതത്തെ നിഷേധിക്കുന്നതും. ചിലരെന്താണ് പറയുന്നത്, ജീവനും പരനും ഒന്ന് തന്നെ, ഒന്ന് തന്നെയാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഈശ്വരൻ, എനിക്ക് ആരാധ്യനായി മറ്റൊരു ഈശ്വരനില്ല, പിന്നെ ഞാൻ എന്തിന് ഈശ്വരനെ ആരാധിക്കുന്നു. ശുഷ്കാദ്വൈതം എന്ന് പറയും. എന്നുവെച്ചാൽ അദ്വൈതത്തിന്റെ താത്പര്യം മനസ്സിലാക്കാതെ ബാഹ്യമായി മനസ്സിലാക്കിയിട്ട് പിന്നെ അയാൾക്ക് ആരാധിക്കാനില്ല, പൂജിക്കാനില്ല, ഒന്നും ചെയ്യാനില്ല. എന്തുകൊണ്ട്, ഞാൻ തന്നെ ഈശ്വരൻ. അത് അദ്വൈതത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ അവരെ തത്വം. അത് ഈ ജഗത് മിഥ്യ എന്ന് പറയുന്നതിനെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് പോലെയാണ് ഈ ജീവ ഈശ്വര ഏകത്വം എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിക്കുന്നത്. ജീവ ഈശ്വര ഏകത്വത്തെ മനസ്സിലാക്കുമ്പോൾ തന്നെ അദ്വൈതത്തിൽ പറയുന്ന ഈ തത്വം മനസ്സിലാക്കണം. എന്താണോ ഈശ്വര പരതന്ത്ര, ഈശ്വര പരതന്ത്രനാണ് ജീവൻ. എന്നുവെച്ചാൽ ഈശ്വരന് അധീനനാണ് ജീവൻ പൂർണമായി. ജീവന് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല. ഈശ്വരാധീനമാണ് ജീവന്റെ സർവചേഷ്ടകളും. ഈശ്വരന് ഈശ്വരനെ വിട്ടിട്ട് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ജീവനില്ല. അതാണ് ഈശ്വര പരന്ത്രയോഹോ ക്ഷേത്രക്ഷേത്രജ്ഞയോഹോ. പ്രകൃതിയും ജീവനും രണ്ടും ഈശ്വരനധീനമാണ്. ആ ഈശ്വരനധീനായിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഈ ജീവന് തന്റെ മോക്ഷത്തിന് വേണ്ടി, പ്രകൃതിയിൽ നിന്നുള്ള ഈ മോചനത്തിന് വേണ്ടി ഈശ്വരനെ ഭജിക്കണം. ജീവന് ഈശ്വരനെ ഭജിച്ചേ തീരും. എന്നുവെച്ചാൽ ഈശ്വരനെ സർവജ്ഞനും സർവശക്തനും ആയി അംഗീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ആ ഈശ്വരനെ ഭജിച്ചാലേ ജീവന് മോക്ഷം ഉണ്ടാകത്തുള്ളൂ. എന്തുകൊണ്ട്? ജീവൻ സൃഷ്ടിക്കുന്നുണ്ട്, ജീവനിവിടെ സൃഷ്ടി നടത്തുന്നുണ്ട്. ക്ഷേത്രക്ഷേത്രജ്ഞയോഹോ, പുരുഷനും പ്രകൃതിയും ചേർന്ന് ഇവിടെ സൃഷ്ടി നടത്തുന്നു. വ്യഷ്ടിയിൽ സ്ത്രീയും പുരുഷനും ചേർന്ന് സൃഷ്ടി നടത്തുന്നു. പക്ഷെ അതെല്ലാം ഈശ്വര പരതന്ത്രമാണ്, ഈശ്വരാധീനമാണ്. ഈശ്വരനെ തന്നെയാണ് ഇവിടെ മേൽക്കൈ. ഈശ്വരനെ അംഗീകരിക്കാതെ, ഈശ്വരനെ ആരാധിക്കാതെ, ഈശ്വരന്റെ സ്വാതന്ത്ര്യത്തെ സ്വീകരിക്കാതെ ജീവൻ ഒരിക്കലും മോക്ഷസാധ്യമല്ല. ഇതാണ് അദ്വൈതിയും പറയുന്നത്. പക്ഷെ സാഖ്യന്മാര് അത് പറയുന്നില്ല. അന്നത്തെ സാഖ്യാനമിവ സ്വതന്ത്രയോ. സാഖ്യന്മാർ പറയുന്നത് എന്താണ്? പ്രകൃതിയും പുരുഷനും രണ്ടും സ്വതന്ത്രന്മാരാണ്. പ്രകൃതിയും പുരുഷനും ചേർന്ന് സൃഷ്ടി നടത്തുന്നു. പുരുഷന്റെ സാന്നിധ്യത്തിൽ പ്രകൃതിയിൽ പരിണമിക്കുന്നു. അതാണ് പ്രകൃതിയുടെ കർത്തൃത്വം. അങ്ങനെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സാഖ്യന്മാർ പറയുന്നു. ആ സാഖ്യ സിദ്ധാന്തമല്ല അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നു. അവർ ജീവനെ പരതന്ത്രനായി തന്നെ സ്വീകരിക്കുന്നു. ജീവൻ ഈശ്വരനും അഭേദമാണെന്ന് പറയുകയും ജീവൻ ഈശ്വരൻ അധീനനാണെന്ന് പറയും തമ്മിൽ പരസ്പര വിരോധമില്ലേ എന്ന് ചോദിച്ചു. അത് ജഗത് സത്യമെന്നും ജഗത് മിഥ്യ എന്നും അദ്വൈതത്തിൽ പറയുന്ന പോലെയാണ്. രണ്ടും പറയുന്നു. അപ്പോൾ പാരമാർത്ഥികമായി പാരമാർത്ഥിക തത്വം എന്നുള്ളതാണെങ്കിൽ ജീവ ഈശ്വര ഭേദമില്ല, ഒരേ ഒരു തത്വം തന്നെ. അത് പാരമാർത്ഥികമായ തത്വം. പക്ഷേ ബന്ധം, മോക്ഷം തുടങ്ങിയ വ്യവഹാരങ്ങൾ, എന്നുവെച്ചാൽ ബന്ധമോക്ഷ വ്യവഹാരം എന്ന് പറയുമ്പോൾ എന്താണ്? ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത, വാഗ്വ്യവഹാരം, വാക്കുകൊണ്ടുള്ള പ്രവൃത്തി, വാക്കുകൊണ്ടുള്ള സംസാരം, പിന്നെ നമ്മുടെ പ്രവൃത്തികൾ ചിന്തിച്ചും പറഞ്ഞും എന്നുള്ള പ്രവൃത്തിയിൽ എന്താണ് ഈ ബന്ധത്തിൽ നിന്ന് ഉള്ള മോചനം, മോക്ഷപ്രാപ്തി, ഇതിനു വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളിലെല്ലാം എന്താണ് ജീവൻ ഈശ്വര പരതന്ത്രനായ ജീവന് പ്രവർത്തിക്കാൻ പറ്റും. കാരണം ഇത് വ്യവഹാരമണ്ഡലമാണ്. വ്യവഹാരമണ്ഡലത്തിൽ ജീവൻ ഒരിക്കലും ഈശ്വരനെ വിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. അപ്പം ഈ കാര്യങ്ങളെല്ലാം, ബന്ധമോക്ഷ വ്യവഹാരങ്ങളെല്ലാം ജീവനെ സംബന്ധിച്ച് ഈശ്വരാധീനമായി നടക്കും. താൻ പരബ്രഹ്മമാണ് എന്ന് കരുതിയാൽ പിന്നെ ഒരാൾക്കൊന്നും പ്രവർത്തിക്കാനില്ല. അത് തന്നെ കാരണം. പരമാർത്ഥം ഇന്നതാണ്, ജീവേശ്വര ഭേദമില്ല, അഭേദമാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പം ബന്ധത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് ജീവേശ്വര ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് ഈശ്വര പാരതന്ത്ര്യത്തെ സ്വയം അംഗീകരിക്കേണ്ടി വരും. അത് അദ്വൈതയ്ക്ക് സമ്മതമായ കാര്യമാണ്. അല്ലാതെ ഒരാൾക്ക് മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്വൈത മതമനുസരിച്ച് സാധ്യമല്ല. അല്ലാതെ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറയുന്നവരുണ്ട്. ഈശ്വരനെ തന്നെ അംഗീകരിക്കാതെ, എന്തിനാ ആത്മാവിനെ പോലും അംഗീകരിക്കാതെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുക, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ അദ്വൈത മതമനുസരിച്ച് ഒരാൾ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അയാൾ ഈശ്വര പാരതന്ത്ര്യത്തെ സ്വയം അംഗീകരിക്കുന്നു. താൻ ഈശ്വര അധീനനാണ്. അതുകൊണ്ടാണ് അദ്വൈതത്തെ താത്വികമായി സ്വീകരിക്കുന്നവരും ഈശ്വര പൂജാദികൾ, സ്തുതി നമസ്കാരാദികളെല്ലാം ചെയ്യുന്നത്. അത് മനസ്സിലാക്കാതെ പലരും ചോദിക്കും, എന്താണോ, എല്ലാം ഒന്നാണ്, ജീവേശ്വര ഭേദമില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്പലത്തിൽ പോകുന്നു? എന്തിനാ ഈശ്വരനെ പൂജ നടത്തുന്നത്? എന്തിനു സ്തുതിക്കണം? എന്തിനു നമസ്കരിക്കണം എന്നൊക്കെ ചോദിക്കും. അതുമാത്രമല്ല, അദ്വൈതം എന്ന് പറയുന്ന ഒരു തത്വത്തെ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് ധരിക്കുന്നവരും. കാരണം അദ്വൈതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് പലരും ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും പറയുന്നത് അദ്വൈതത്തെ പഠിപ്പിക്കരുത്, ആൾക്കാർ വഴിതെറ്റി പോവും എന്നൊക്കെ പലരും ധരിക്കുന്നതും അതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ അദ്വൈത ഭാഷ്യത്തിലാണിത് പറയുന്നത്. എന്താണ് ഈശ്വര പരതന്ത്രയോഹോ ക്ഷേത്രക്ഷേത്രജ്ഞയോഹോ? ഈശ്വര പരതന്ത്രനായിരിക്കുന്ന ക്ഷേത്രക്ഷേത്രജ്ഞന്മാർ അത് അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാരമാർത്ഥികമായ ഒരു തത്വം എന്നുള്ള നിലയ്ക്ക് ജീവ ഈശ്വര അഭേദം അതിനെ അദ്വൈതത്തിൽ സ്വീകരിക്കുകയും അസമയം വ്യാവഹാരികമായ അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ജീവൻ സ്വയം ഈശ്വര പാരതന്ത്രത്തെ എന്നുവെച്ചാൽ ഈശ്വരനുള്ള ആ സ്വയം കീഴ്പ്പെടൽ കീഴടങ്ങൾ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്വൈതി പോലും മോക്ഷമാർഗത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാനതിനെ നിഷേധിച്ചിട്ടല്ലോ. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വര നിഷേധമായിട്ടും അദ്വൈതികളെന്ന് പറഞ്ഞാൽ ഈശ്വര നിഷേധികളുമായിട്ടാണ് പലരും ധരിക്കുന്നത്. അങ്ങനെയുള്ള അദ്വൈതികളുമുണ്ട്. അത് അദ്വൈതത്തെ ശരിക്ക് ധരിക്കാത്തത് കൊണ്ടാണ്. അദ്വൈതത്തിൽ ഗുരു ഈശ്വരൻ ഈശ്വരാരാധന ഇതൊന്നും പരമാർത്ഥത്തിൽ നിഷേധിക്കുന്നില്ല. ഇത്യവുമർത്ഥം സാഖ്യന്മാരെ പോലെയല്ല, ഈശ്വരൻ നിഷേധിക്കുന്ന സാഖ്യദർശനം പോലെയല്ല ഇവിടെ പറയുന്നത്. പ്രകൃതിസ്തത്വം ഗുണേഷിച്ച സംഘ സംസാര കാരണമിത്യുക്തം. ഇപ്പൊ പുരുഷൻ ഈ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുക, പ്രകൃതിസ്ഥനായിരിക്കുക എന്നുവെച്ചാൽ പ്രകൃതിയോട് താതാത്മ്യപ്പെട്ടിരിക്കുക, ഗുണങ്ങളിൽ സംഘമുണ്ടായിരിക്കുക, സത്വരജസ്തമോ ഗുണ കാര്യങ്ങളായിരിക്കുന്ന രാഗാദികളോടുള്ള സംഘം, ഇതെല്ലാമാണ് സംസാര കാരണം എന്ന് നേരത്തെ പറഞ്ഞു. കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസു എന്ന് പറയുന്നത് 13:22 ശ്ലോകത്തിൽ. കസ്മിൻ ഗുണേ കഥം സംഘ, ഏതേത് ഗുണങ്ങളിൽ ആർക്കാർക്ക് എങ്ങനെ എങ്ങനെ സംഘമുണ്ടാകുന്നു, കേവ ഗുണാഹ, ഈ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത്ര വിശദീകരിച്ച് എന്തിനു പറയണം? ഗുണസംഘം എന്നറിഞ്ഞാൽ മതിയല്ലോ. ശാസ്ത്രത്തിൽ ഓരോ കാര്യങ്ങളെയും വളരെ വളരെ വിശദീകരിക്കും. ഇതൊക്കെ അധിക പ്രസംഗമെന്ന് ചിലപ്പോൾ തോന്നുന്നു, എന്തിനാ ഇത്രയും വിശദീകരിക്കുന്നു? കാരണം ഈ ഗുണസംഘം, ഗുണത്തോടുള്ള താതാത്മ്യം, ഗുണത്തിന്റെ ബന്ധം എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്ക് നിരന്തരം ആ ഗുണസംഘത്തിലാണെങ്കിലും മനസ്സിലാകത്തില്ല. കാരണം സ്ഥൂല ബുദ്ധികൾ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവരൊരിക്കലും ചിന്തിക്കുന്നില്ല താൻ പുരുഷനാണ്, തനിക്ക് ഗുണങ്ങളോടുള്ള ബന്ധം വന്നിരിക്കുന്നു. ഇതാർക്കേ മനസ്സിലാകത്തുള്ളൂ. വളരെ സൂക്ഷ്മമായി ആന്തരികമായി ഈ തത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വിവേകികൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ബന്ധനം സ്ഥൂലമായി ബന്ധനം അനുഭവപ്പെടുന്നില്ല ആർക്കും. തികച്ചും താമരനും അജ്ഞൻ ഒരിക്കലും താൻ ബന്ധനസ്ഥനാണ്, താൻ സംസാരത്തിൽ സ്ഥിതനാണ്, ഗുണത്തിൽ സ്ഥിതനാണെന്നൊന്നും അനുഭവപ്പെടുന്നില്ല ആർക്കും. അത്തരം വിഷയങ്ങൾ അവരുടെ ചിന്തയ്ക്കേ വിഷയമല്ല. വിവേകികൾക്കാണിതൊരു വിഷയമായി വരുന്നത്. എന്താണ് ഗുണം, എന്താണ് ബന്ധനം? അപ്പോൾ ഈ ഗുണങ്ങൾ അവയുടെ ബന്ധനങ്ങൾ എന്ന് പറയുന്നത് തികച്ചും ആന്തരികമായി അനുഭവപ്പെടുന്നതും കൂടുതൽ സൂക്ഷ്മമായി അനുഭവപ്പെടുന്നതുമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം അഹന്ത എന്ന് പറയുന്നു. അഹം എന്ന് പറയുന്ന സർവ്വ മനുഷ്യനും മാത്രമല്ല സർവ്വപ്രാണികൾക്കും ഉള്ളതാണ്. പക്ഷേ ഈ അഹം എന്ന് പറയുന്ന ഒരു പ്രശ്നമായി ആർക്കും തോന്നാറില്ല. അവരുടെ നിത്യജീവിതത്തിൽ അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തെ ആശ്രയിച്ചാണ് സർവ്വകാര്യങ്ങളും ചെയ്യുന്നത്. എന്നാലും അഹം ഒരു വിഷയമായി ആർക്കും തോന്നാറില്ല, കാരണം അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ വിവേകികൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് സൂക്ഷ്മമായി ചിന്തിച്ച് അതിനെ പുരുഷനിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നു. ഈ അഹം ഇത് ത്യാജ്യമാണ്, അത് ഏതേതെല്ലാം തരത്തിൽ അന്ധകരണത്തിൽ ജീവനെ ബന്ധിക്കുന്നു, ഏതിനോടെല്ലാം ബന്ധിക്കുന്നു, ഇതെല്ലാം വിവേകികൾ സൂക്ഷ്മമായി ചിന്തിക്കുന്നവർ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെ ത്യജിക്കാൻ പറ്റൂ. അതുകൊണ്ട് മനസ്സിലാക്കി ത്യജിക്കുന്നു. ഇതിനെ ത്യജിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ മനസ്സിലാക്കണം. മനസ്സിലാക്കണമെങ്കിൽ ആന്തരികമായി മനസ്സിലാക്കണം. ആന്തരികമായി മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധി വളരെ സൂക്ഷ്മമാകണം. അതുകൊണ്ട് ഇതിൻ്റെ സൂക്ഷ്മമായ അംശങ്ങൾ, സാധാരണഗതിയിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത അംശങ്ങൾ നമ്മളെ ധരിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഇതിനെ ശിഥിലമാക്കുന്നു. അതായൊരു വസ്തുവിന് സൂക്ഷ്മമാവുന്നത് അത് കൂടുതൽ ശിഥിലമാകുന്നതാണ്. അത് അതിൻ്റെ അവയവങ്ങളിലേക്ക് ചെല്ലുമ്പോഴാണ്. അതിൻ്റെ സ്ഥൂലമായ ഭാവത്തിൽ അതിനെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പം തൻ്റെ അന്തരംഗത്തെ തന്നെ കൂടുതൽ ശിഥിലമാക്കി സൂക്ഷ്മമാക്കി ഈ തത്വങ്ങളെ തനിക്ക് തന്നെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഇതിനെ കൂടുതൽ വിശദമായി പ്രതിപാദിക്കുന്നത്. ഏതെന്നാണോ വിശദമാകുന്നത് അപ്പോൾ അത് സൂക്ഷ്മമാകും. വൈശദ്യം എന്ന് പറയുന്നത് സൂക്ഷ്മതയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് അതിനെ വിശദമാക്കുന്നു. വിശദമാകുമ്പോൾ അത് സൂക്ഷ്മമാവും. അപ്പോൾ വിഷയം സൂക്ഷ്മമാകുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ബുദ്ധിയും സൂക്ഷ്മമാവും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ബുദ്ധിക്ക്. ബുദ്ധിയുടെ വിഷയം സ്ഥൂലമായിരുന്നാൽ ബുദ്ധിയും അവിടെ സ്ഥൂലമായിരുന്നു. ബുദ്ധിയുടെ വിഷയം സൂക്ഷ്മമായി കഴിഞ്ഞാൽ ബുദ്ധിയും സൂക്ഷ്മമാവും. അത് തനിയെ അങ്ങനെ സംഭവിച്ചോളും. ചിലപ്പോൾ ബുദ്ധിയെ സൂക്ഷ്മമാക്കിയിട്ട് സൂക്ഷ്മമായ വിഷയത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കും. ചിലയിടത്ത് വിഷയത്തെ സൂക്ഷ്മമായി പ്രതിപാദിച്ചിട്ട് ബുദ്ധിയെ സൂക്ഷ്മമാക്കും. രണ്ടു തരത്തിൽ ശാസ്ത്രം ചെയ്യാറുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു? വിഷയത്തെ അതിസൂക്ഷ്മമായി പ്രതിപാദനം ചെയ്തിട്ട് അല്ലെങ്കിൽ വിഷയത്തെ വിഭജനം ചെയ്ത് വിശദമാക്കിയിട്ട് ബുദ്ധിയെ സൂക്ഷ്മമാക്കി ആ വിഷയത്തെ ഗ്രഹിപ്പിക്കുന്നു. ശാസ്ത്രത്തിന്റെ തത്വങ്ങളെ നമ്മൾ ശ്രവിക്കുമ്പോൾ, സത്സംഗത്തിനും മറ്റും ശ്രവിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാതെ ബുദ്ധി മാറിപ്പോകും. ബുദ്ധിക്ക് തത്വച്യുതി സംഭവിക്കുന്നു. വെച്ചാൽ തത്വത്തിൽ നിന്ന് വഴി പോകും ബുദ്ധി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? തത്വത്തെ വിശദീകരിക്കുമ്പോൾ, അത് പ്രകൃതിയെ സംബന്ധിച്ചാലും ശരി പുരുഷനെ സംബന്ധിച്ചാലും ശരി, വിശദീകരണം വരുന്നിടത്ത് അത് സൂക്ഷ്മമാവും. അതാണ് നമ്മൾ ദഹനമെന്ന് പറയുന്നത്. ബുദ്ധി അതിനനുസരിച്ച് സൂക്ഷ്മതയെ പ്രാപിക്കാതിരിക്കുമ്പോൾ ബുദ്ധിക്ക് ആ വിഷയത്തെ ഗ്രഹിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ചില സ്ഥലത്ത് ബുദ്ധിയെ സൂക്ഷ്മമാക്കി വിഷയത്തെ ഗ്രഹിപ്പിക്കും. കേവലം വിഷയത്തെ സൂക്ഷ്മമാക്കിയതുകൊണ്ട് മാത്രം ബുദ്ധിക്ക് അതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അതുകൊണ്ട് സത്സംഗത്തിൽ നമുക്കൊരു വിഷയത്തെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ എന്റെ താല്പര്യം എന്താണ്? നമ്മുടെ ബുദ്ധി അത്രമാത്രം സൂക്ഷ്മമാകുന്നില്ല എന്ന്. ബുദ്ധിയെക്കുറിച്ച് പറയുന്ന എന്താണ്? അത് ആകാശകല്പം എന്നാണ്. എന്നുവെച്ചാൽ ആകാശതുല്യമാണ് ബുദ്ധി. ആകാശത്തെ പോലെ വ്യാപനശീലമുള്ളതും ആകാശത്തെ പോലെ സൂക്ഷ്മവും ആകാശത്തെ പോലെ ഗ്രഹണ സാമർഥ്യമുള്ളതുമാണ് ബുദ്ധിയുടെ വിശേഷതയാണ്. ആകാശത്തെ പോലെ ഗ്രഹണ സാമർഥ്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സർവ്വ വസ്തുക്കളെയും ഗ്രഹിക്കുന്ന ആകാശത്തിൽ വെച്ചാണ്. ആകാശത്തിൽ പ്രകാശം പരക്കുന്നു, അല്ലെങ്കിൽ ആകാശത്തിൽ ഇരുള് പരക്കുന്നു, അവിടെ നമ്മൾ വസ്തുക്കളെ ഗ്രഹിക്കുന്നു. നമുക്ക് ഗ്രഹണത്തിന്, വസ്തുഗ്രഹണത്തിന് പ്രധാനമായ ആധാരമായിരിക്കുന്ന ആകാശമാണ് ബാഹ്യമായി കാണുന്ന ആകാശം. ആകാശം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെയാണ് നമ്മൾ സർവത്തെയും ഗ്രഹിക്കുന്നത്, ഭൗതികമായ സർവത്തെയും. അതുകൊണ്ടാണ് ബുദ്ധി ആകാശകല്പം എന്ന് പറയുന്നത്. ആകാശം പോലെ ഈ ബുദ്ധി വളരെ സൂക്ഷ്മമായി സൂക്ഷ്മമായ വസ്തുക്കളെ നമ്മൾ ഗ്രഹിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ തത്വത്തെ ഗുണമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രകൃതി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഭൂതങ്ങളെന്നുള്ള രീതിയിൽ, തന്മാത്രകളായിട്ട്, ഇന്ദ്രിയങ്ങളായി, പ്രാണന്മാരായി, ഈ രീതിയിലെല്ലാം പദാർത്ഥങ്ങളെ സൂക്ഷ്മമായി നിരൂപണം ചെയ്ത് ബുദ്ധിയെ അതിനനുസരിച്ച് സൂക്ഷ്മമാക്കി, അതെങ്ങനെയാണ് സൂക്ഷ്മമാകുന്നത്? ഒരു പദാർത്ഥത്തെ സൂക്ഷ്മമായി നിരൂപണം ചെയ്യുമ്പോൾ ആ പദാർത്ഥത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു യത്നം ബുദ്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ബുദ്ധിയിൽ അങ്ങനെ ഒരു യത്നം ഉണ്ടാകുമ്പോൾ ആ പദാർത്ഥത്തിനനുസരിച്ച് ബുദ്ധിയും സ്വയം സൂക്ഷ്മമായി തീരും. അങ്ങനെ ആ പദാർത്ഥങ്ങളെ ഗ്രഹിക്കും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഗുണങ്ങളെവിടെ അതിസൂക്ഷ്മമായി നിരൂപണം ചെയ്യുകയാണ്. പലർക്കും സത്സംഗം കഴിയുമ്പോൾ, ശ്രവിച്ചു കഴിയുമ്പോൾ തോന്നുമോ ഇതിത്രയുള്ളോ, ഇത്രയല്ലേ ഉള്ളൂ കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായിരുന്ന കാര്യങ്ങളാണ്, പുതുതായിട്ടൊന്നും മനസ്സിലാക്കേണ്ടി വന്നില്ല എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഞാൻ മുമ്പും പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, എന്താണോ സത്സംഗത്തിൽ നമുക്ക് ഓരോ നിമിഷവും പുതുമ അനുഭവപ്പെട്ടില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സത്സംഗത്തെ ഗ്രഹിക്കുന്നില്ല എന്നാണ്, സൂക്ഷ്മമായി ഗ്രഹിക്കുന്നില്ലെന്നാണ്. ഇന്നലെ കേട്ടത് തന്നെ നമ്മൾ വീണ്ടും കേൾക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇന്നലെ നിന്നിടത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ലെന്നാണ്. ഓരോ നിമിഷവും പുതുതായി ഗ്രഹിക്കണമെന്ന് വെച്ചാൽ ഓരോ നിമിഷവും പറയുന്ന തത്വത്തിന്റെ ആന്തരികമായ താല്പര്യം ഗ്രഹിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും നിന്ന് ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ആത്മാവെന്ന് പറയും, അവിടെ ഇരിക്കുന്ന ഏറ്റവും പാമരനായ ഒരു വ്യക്തി ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താ ഗ്രഹിക്കുന്നത്? പഴയ മലയാളത്തിലാണെങ്കിൽ ആത്മാവെന്ന് പറയും, ആലും മാവും എന്ന് ഗ്രഹിക്കും. ഏറ്റവും സ്ഥൂലമായി ഒരുവൻ ഗ്രഹിക്കുക എന്നുള്ളത് അത്രമാത്രമേ ഗ്രഹിക്കത്തുള്ളൂ. ആ സമയം സൂക്ഷ്മ ബുദ്ധിയാണെങ്കിലോ, നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ പറയുന്ന ഗ്രഹണ ധാരണ പടു ആയിട്ടുള്ള ഒരുവനാണെങ്കിലോ, ആ ഒരു ശബ്ദത്തിൽ നിന്ന് അവന്റെ മനസ്സ് ആത്മനിഷ്ഠമായി, അവന്റെ മനസ്സ് ആത്മാകാരതയെ പ്രാപിച്ചിട്ട് അവന് ആത്മാനുഭവം തന്നെ ഉണ്ടാകും. അവന്റെ ഉള്ളിൽ ആത്മസ്ഫുരണം തന്നെ സംഭവിക്കുന്നു, ആത്മതത്വത്തിന്റെ സ്ഫുരണം തന്നെ സംഭവിക്കും. ഇത് സംഭവിക്കേണ്ട സ്ഥാനത്താണ്. ഒരേ ഒരു ശബ്ദം തന്നെ, ഒരു ശബ്ദത്തിന് അതിനുള്ള സാമർഥ്യമുണ്ട്, ആ സാമർഥ്യത്തെ ഗ്രഹിക്കാത്തതുകൊണ്ട് നമ്മുടെ ബുദ്ധി സൂക്ഷ്മമായി തത്വത്തെ ഗ്രഹിക്കുന്നതിന് സന്നദ്ധമല്ലാത്തതുകൊണ്ട് ഈ ഒരു ശബ്ദത്തിൽ നിന്ന് പ്രാകൃതനായ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന അറിവെന്ന് പറയുന്നത് വളരെ സ്ഥൂലമാണ്. ആത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ശബ്ദമാണ്. അതാണ് അസുരന്മാരുടെ ആത്മാവെന്ന് പറഞ്ഞപ്പോൾ അവർ ശരീരത്തെ ഗ്രഹിച്ചതെന്നും മറ്റും പറയുന്നു. എന്റെ തത്വം അതാണ്. അതുകൊണ്ട് സത്സംഗത്തിൽ നിന്ന് നമ്മൾ സൂക്ഷ്മമായി അർത്ഥത്തെ ഗ്രഹിക്കണമെങ്കിൽ അവിടെ പ്രതിപാദനം ചെയ്യുന്ന വസ്തുവിന്റെ സൂക്ഷ്മതയെ തന്നെ ഗ്രഹിക്കണം. ആ സൂക്ഷ്മമായി ഗ്രഹിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഒരേ തത്വത്തെ തന്നെ ആവർത്തിക്കുന്നു. ആവർത്തനം കൊണ്ട് എന്ത് വരുന്നു? ബുദ്ധി ഒരേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, പക്ഷേ ബുദ്ധി മുന്നിൽ നിന്നിടത്തല്ല, മുമ്പ് നിന്ന സ്ഥലത്തല്ല, അവിടെ നിന്നും മുന്നോട്ട് പോയി ആ തത്വം കൂടുതൽ യാഥാർത്ഥ്യമായി ഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തത്വം ഉള്ളിൽ തെളിഞ്ഞു വരുന്നു എന്ന് പറയുന്നത്. തത്വബോധം പ്രകാശിക്കുന്നു എന്ന് പറയുന്ന അതാണ്. കൂടുതൽ കൂടുതൽ വ്യക്തമായി വരുന്നു. ശ്രദ്ധാലുവായ ഒരാൾക്ക് ഇവിടെ അന്ധക്കരണത്തിൽ അങ്ങനെ ഒരു പരിണാമം സംഭവിക്കും. ബുദ്ധി കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി, തത്വം കൂടുതൽ കൂടുതൽ പ്രകാശിക്കും. അങ്ങനെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വീണ്ടും ആ ഗുണങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ ഗ്രഹിക്കുന്നവന് സത്സംഗം എന്ന് പറയുന്നതെന്നും പുതുമയുള്ളതായിരിക്കും. ഒരിക്കലും അയാളതിൽ, അതായത് മടുപ്പുള്ള ഒരു അനുഭവമാകത്തില്ല. കേവ ഗുണാഹ, ഏതാണ് ആ ഗുണങ്ങൾ? എത്രയോ തവണ ചോദിച്ച ചോദ്യമാണ്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, കഥം വാത്തിയെ ബന്ധനന്തി, എങ്ങനെയാണ് അവ ബന്ധിക്കുന്നത്? ഗുണേഭ്യസ്ഥ മോക്ഷണം കഥം സ്യാദ്, ഈ ഗുണങ്ങളിൽ നിന്നല്ല എങ്ങനെ മോക്ഷം സംഭവിക്കും? മുക്തസ്യ ലക്ഷണം വക്തവ്യം, മുക്തന്റെ ലക്ഷണം എന്താണ്? മുക്തനെന്ന് പറയുന്നുണ്ട് ഇവിടെ ഗുണാതീതനെ കുറിച്ച് പറയും. ലക്ഷണം എന്താണ്? ഇത്യവും അർത്ഥം ച ശ്രീ ഭഗവാൻ വാച, ഗുണസ്ഥിത നേരത്തെ തന്നെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറഞ്ഞു, വീണ്ടും ഗുണാതീതന്റെ ലക്ഷണം പറയുകയാണ്. ചില പറയും ഇത് രണ്ടും രണ്ടാണെന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളവരുണ്ട്. രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെ. സ്ഥിതപ്രജ്ഞനെ തന്നെയാണ് ഗുണാതീതനെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുമ്പ് പറഞ്ഞു, വീണ്ടും എന്തിനു പറഞ്ഞു? സ്ഥിതപ്രജ്ഞനെന്ന് പറഞ്ഞു വിശദീകരിച്ച്, എന്തിനും ഗുണാതീതനെന്ന് പറഞ്ഞു വീണ്ടും വിശദീകരിക്കുന്നു. മുമ്പ് തന്നെ തുടക്കത്തിൽ തന്നെ എന്താണ് അശോച്യാൻ അന്വശോചസ്തു, അവിടെ തന്നെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. വീണ്ടും എന്തിനാ ഓരോ അധ്യായങ്ങളിലും ഓരോ ശ്ലോകങ്ങളിലും വീണ്ടും വീണ്ടും ആത്മാവിനെ പറഞ്ഞത്? മുമ്പ് പറഞ്ഞ സമാധാനം തന്നെ ഇവിടെ മുമ്പ് പറഞ്ഞു, വീണ്ടും പറഞ്ഞുകൂടാന്നുള്ള ഇല്ല. എന്തിന്? ആ കേൾക്കുന്നവന്റെ, ശ്രോതാവിന്റെ ആ ബുദ്ധിയെ കൂടുതൽ സൂക്ഷ്മമാക്കുന്നതിന് വേണ്ടി. സ്ഥിതപ്രജ്ഞ ലക്ഷണം കേൾക്കുമ്പോൾ എങ്ങനെയാണോ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് മനസ്സിലാക്കിയത്, ഒരിക്കലും അതുപോലെ ആയിരിക്കില്ല ഗുണാതീതനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുന്നു. എന്നുവെച്ചാൽ അത് ഗുണാതീതനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇത്രയും ചർച്ച ഈ വിഷയത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വന്നിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ച് ഗുണാതീതനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ വ്യക്തമാവും. സ്ഥിതപ്രജ്ഞൻ എന്താണെന്നുള്ളത് അവിടെ കൂടുതൽ വ്യക്തമാവും. അത്തരത്തിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇവിടെ ചോദ്യങ്ങളും വീണ്ടും സമാധാനവും വരുന്നത്. പരംഭൂയതി പരം ജ്ഞാനമിതി വിവഹിതേന സംബന്ധ. പരം ജ്ഞാനം എന്നിടത്തോണമെന്നാണ്, അന്വയിച്ചോണമെന്നാണ്. അതിനിടയ്ക്ക് ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം എന്നുള്ള പദങ്ങളൊക്കെ ഉണ്ട്. അതാണ് വ്യവധാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പദങ്ങൾ കൊണ്ട് മറിഞ്ഞിരിക്കുകയാണെങ്കിലും പരമെന്നുള്ളത് ജ്ഞാനത്തിനോട് അന്വയിക്കുന്നു. ഭാഷയുടെ നിയമം അനുസരിച്ചും അങ്ങനെ ചെയ്യാം. അർത്ഥത്തിന്റെ സാങ്കത്യത്തിന് വേണ്ടിയും അങ്ങനെയാണ് യോജിപ്പിക്കേണ്ടതെന്നാണ് ഭാഷകാരൻ പറയുന്നത്. ഭൂയ പുന പൂർവേഷു സർവേഷു അധ്യായേഷു അസഹൃതമപി പ്രവക്ഷ്യാമി എന്ന് ഭാഷകാരൻ പറയുന്നു. ഭഗവാൻ പറയുന്ന എന്താണ്? പുനഃപ്രവക്ഷ്യാമി. മുമ്പ് പറഞ്ഞത് മറന്നുപോയിട്ട് പറയുന്നതല്ല. താൻ ഇന്നതൊക്കെ പറഞ്ഞു എന്നുള്ളത് താൻ തനിക്ക് തന്നെ വിട്ടുപോയതാണോ? വിട്ടുപോയിട്ട് പറയുകയാണോ? അങ്ങനെ അല്ല. അങ്ങനെ ധരിക്കാൻ ചിലപ്പോൾ ശേഷി ഗുരു മുമ്പ് ഉപദേശിച്ചു മറന്നുപോയി എന്താണ് ഉപദേശിച്ചതുകൊണ്ട്. അങ്ങനെയല്ല, ശരിയായ സ്ഥലകാല ബോധത്തോടുകൂടി തന്നെയാണ് ഉപദേഷ്ടാവിരിക്കുന്നത്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുമ്പോൾ ഇത് പുനരുക്തി അല്ലേന്ന് ശങ്കിക്കണ്ട. അതുകൊണ്ട് ഭഗവാൻ സ്വയം തന്നെ പറയുന്നു ഭൂയഹ പുനഃ വീണ്ടും എന്ന് പറഞ്ഞാൽ പൂർവേഷു അധ്യായേഷു അസഹൃതുക്തമവി. മുൻ അധ്യായങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല അസഹൃത് പലതവണ പറഞ്ഞതാണ്. ഉക്തമവി പ്രവക്ഷ്യാമി വീണ്ടും വ്യക്തമായി പറയുന്നു എന്ന് പറഞ്ഞാൽ ശിഷ്യന്റെ വ്യക്തതയ്ക്ക് വേണ്ടി. മുമ്പും ഗുരു പറഞ്ഞത് വ്യക്തമായി തന്നെ, ഗുരുവിന്റെ വാക്കിലോ അല്ലെങ്കിൽ ആശയത്തിലോ ഒരിക്കലും അവ്യക്തതയില്ല. കാരണം ആ തത്വത്തെ പൂർണ്ണമായി ഗ്രഹിച്ചിട്ടാണ് ഗുരു ഉപദേശിക്കാൻ തുടങ്ങിയത് തന്നെ. പക്ഷെ ശിഷ്യന് അത് പലപ്പോഴും അവ്യക്തമായി അനുഭവപ്പെടും. അത് ഗുരുവിന്റെ ദോഷമല്ല, ശിഷ്യന്റെ ദോഷമാണ്. അതുകൊണ്ട് പറയുന്നു മുമ്പ് ഞാൻ വ്യക്തമായി പറഞ്ഞതുപോലെ ഇനിയും ഞാൻ വ്യക്തമായി തന്നെ പറയുന്നു എന്നാണ്. ഭഗവാന്റെ പറച്ചിലൊരു ഒരിക്കലും അവ്യക്തത വന്നിട്ടില്ല. കേൾവിക്കാരന്റെ മനസ്സിൽ അവ്യക്തത പലപ്പോഴും വരും. അത് മനസ്സിലാക്കിയതുകൊണ്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത് തച്ച പരം പരവസ്തുവിഷയത്വം. ആ ജ്ഞാനത്തെ വിശേഷിപ്പിക്കുന്നത് പരം ജ്ഞാനമാണ്. ജ്ഞാനത്തെ എന്താ പരം എന്ന് പറഞ്ഞത്? പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, പരവസ്തു വിഷയമായ ജ്ഞാനം. അതുകൊണ്ട് തന്നെ പരം ജ്ഞാനം എന്ന് പറഞ്ഞു. കിം തത്? ആ ജ്ഞാനത്തെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ജ്ഞാന സർവേഷാം ജ്ഞാനാനാം ഉത്തമം. സർവജ്ഞാനങ്ങളിലും വച്ച് ശ്രേഷ്ഠമായ ജ്ഞാനം പരമാത്മജ്ഞാനം. ഇതാണ് ശ്രുതി പറയുന്നത്. എന്താണ്? ഏതെന്തിനറിഞ്ഞാനാണോ സർവം അറിഞ്ഞതായിത്തീരുന്നത്. ഏനാശ്രിതം ശ്രുതം ഭവതി അമതം മതം അവിജ്ഞാതം വിജ്ഞാതം, ഇങ്ങനെയെല്ലാം വർണ്ണിക്കുന്നു. പല ഉപനിഷത്തുകളിൽ ഇത് പറയുന്നു. പ്രശ്ന ഉപനിഷത്തിൽ പറയുന്നു, ചാന്ദോഗ്യത്തിൽ പറയുന്നു, പല ഭാഷയിൽ ഒരേ ആശയത്തെ പറയും. അത് തന്നെ ഇവിടെയും പറയുന്നു. സർവജ്ഞാനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പറയുന്നു ആ പരമാത്മജ്ഞാനം സർവത്തിൽ ശ്രേഷ്ഠമായ ജ്ഞാനമായതുകൊണ്ട് അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ജ്ഞാനത്തെ കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജ്ഞാന ആർജിക്കേണ്ടതില്ല. എന്തിനു വേണ്ടി? ആ പരമാത്മ ജ്ഞാനത്തിന് വേണ്ടി പിന്നെ രണ്ടാമതൊരു ജ്ഞാനം കൂടെ വേണ്ട. ഒരു ജ്ഞാനിയായി ജ്ഞാനം കൈവിട്ടുപോയി അജ്ഞാനിയാകുന്നില്ല. അയാളെ വീണ്ടും ആ ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടോ? വസ്തുജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു. മറന്നു കഴിഞ്ഞാൽ വീണ്ടും ആ അറിവിനെ ആർജിക്കേണ്ടി വരും. പരമാത്മജ്ഞാനം അങ്ങനെയല്ല. കാരണം പരമാത്മ തത്വം തന്നെ എന്താണ്? കാലദേശ പരിച്ഛേദരഹിതമാണ്. വസ്തുക്കൾ അങ്ങനെയല്ല. കാലം കൊണ്ടും ദേശം കൊണ്ടും പരിമിതമായ വസ്തുക്കളാണ്. വസ്തുക്കളെ കുറിച്ചുള്ള അറിവ് എങ്ങനെയായിരിക്കും? കാലദേശങ്ങൾ കൊണ്ട് പരിമിതമായിരിക്കും. അതായത് ഒരു അറിവുണ്ടായിക്കഴിഞ്ഞാൽ ഇന്നലെ ഇന്ന ദേശത്ത് എനിക്കറിവുണ്ടായി, ഇന്ന് ഈ സ്ഥലത്ത് അറിവുണ്ടാകുന്നു, നാളെ ഇന്ന സ്ഥലത്ത് അറിവുണ്ടാകും. ഇതാണ് കാലദേശ പരിമിതി എന്ന് പറയുന്നത്. അറിവിൽ നമുക്ക് സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലദേശ പരിച്ഛിത്തി പരിച്ഛേദം പരിച്ഛിന്നത എന്നെല്ലാം പറയും. ഇത് സാധാരണ അറിവുകളെ സംബന്ധിച്ച് ഇങ്ങനെ ഉണ്ടാകത്തും. അശ്വൻ പരമാത്മജ്ഞാനമോ? പരമാത്മാവ് സ്വയം തന്നെ കാലദേശാതീതമാണ്. വിഷയങ്ങൾ സ്വയം തന്നെ കാലദേശ പരിച്ഛിന്നമാണ്. അതുകൊണ്ട് അതിന്റെ ജ്ഞാനം പരിച്ഛിന്നമായി ഉണ്ടാവും. പരമാത്മാവ് കാലദേശ അതീതമായതുകൊണ്ട്, കാലദേശ അധിപർത്തിയായി നിൽക്കുന്നതുകൊണ്ട് ആ പരമാത്മജ്ഞാനത്തിൽ കാലദേശ പരിച്ഛിത്തിയില്ല. അതുകൊണ്ടാണ് ആ അറിവിനെ കൈവരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെന്തിനെ അറിഞ്ഞാലാണോ മറ്റൊന്നും അറിയേണ്ടതായി വരുന്നില്ല എന്ന് പറയുന്നു. അതായത് അവിടെ അറിവിന് വിസ്മൃതി സംഭവിക്കുന്നില്ല. അവിടുത്തെ അറിവെന്ന് പറയുന്നത് സ്മൃതിയല്ല. സ്മൃതിക്ക് വിസ്മൃതി സംഭവിക്കും. ഇത് സ്മൃതിയല്ല, അതുകൊണ്ട് തന്നെ അതിന് വിസ്മൃതി സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് അറിവ് ശ്രേഷ്ഠമെന്ന് പറയുന്നത്. ഏതൊന്നിനെ അറിഞ്ഞാലാണോ സർവ്വതും, പിന്നെ മറ്റൊന്നും അറിയാൻ അവശേഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഇവിടെ അറിയുന്ന വസ്തുവിന്റെ ശ്രേഷ്ഠതയും അറിവിന്റെ ശ്രേഷ്ഠതയും രണ്ടും പറയുന്നുണ്ട്. അത് പരമാത്മജ്ഞാനത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം അവിടുത്തെ അറിവിന്റെ വിഷയമായിരിക്കുന്ന വസ്തു സർവശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ അറിവും ശ്രേഷ്ഠമാണ്. അതാണ് പരംജ്ഞാനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അത് സർവവിഷയജ്ഞാനമല്ല. മുമ്പ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണെന്നാണ് ഒരിക്കൽ ഉദ്ദേശിച്ചത്. സർവവിഷയജ്ഞാനം എന്ന് പറയുന്നത് എന്തുകൊണ്ടല്ല എന്ന് പറയുന്നത്, കാരണം വിഷയജ്ഞാനം എന്ന് പറയുന്നത് എപ്പോഴും കാലദേശങ്ങൾ കൊണ്ട് പരിമിതപ്പെട്ടതായിരിക്കും. അവിഷയജ്ഞാനം നമ്മൾ അനന്തമായി സമ്പാദിച്ചാലും ശരി, ആ ഒരു ജ്ഞാനത്തിനും ഈ കാലദേശ പരിമിതിയിൽ നിന്ന് സ്വതന്ത്രമാകാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആ ജ്ഞാനത്തിന്, ഒരു ജ്ഞാനത്തിൽ നിന്നും മറ്റൊരു ജ്ഞാനത്തിനും ഒരു ശ്രേഷ്ഠതയില്ല. എത്ര വലിയ ജ്ഞാനമായിക്കൊള്ളട്ടെ, ഒരാൾ തന്റെ സിദ്ധി ഉപയോഗിച്ചിട്ട് അണിമാതി ഐശ്വര്യങ്ങളെ പ്രാപിച്ചിട്ട് യോഗജമായ സിദ്ധികളെ ഉപയോഗിച്ചിട്ട് അയാൾ ഭൂതം, വർത്തമാനം, ഭാവി ഇവരുടെ സർവ്വ വിഷയങ്ങളെയും അറിഞ്ഞുവന്നിരിക്കട്ടെ, പക്ഷെ ഈ എല്ലാ അറിവുകളും ഈ പറയുന്ന പരംജ്ഞാനത്തിനുമായി തരഞ്ഞപ്പെടുത്തുമ്പോൾ വളരെ തുച്ഛമാണ്, ക്ഷുദ്രമാണ്, നിസ്സാരമാണ്. എന്തുകൊണ്ടങ്ങനെയാവുന്നു? കാരണം ഈ ഓരോ ജ്ഞാനവും ഒരാൾക്കൊരു പക്ഷേ ശ്രദ്ധയിലൂടെ നേടാൻ കഴിയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ, വ്യവഹിതമായിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അറിയാൻ പറ്റും. അടുത്ത മുറിയിലിരിക്കുന്ന എന്തെന്ന് അറിയാൻ പറ്റും. ഭൂതത്തിലുള്ള കാര്യങ്ങളെ അറിയാൻ പറ്റും. യുഗങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളുടെ കുറിച്ച് അറിവുണ്ടാവും, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലങ്ങളെല്ലാം എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഈ എല്ലാ ജ്ഞാനവും എന്താണ്? വളരെ തുച്ഛമാണ്, പരിമിതമാണ്. എന്തുകൊണ്ട്? ഒന്നുകിൽ ഇന്നലെ എന്ന കാലത്തിന്റെ ഇന്ന ദേശത്ത് എന്നുള്ള ദേശത്തിന്റെ പരിമിതി ആ ജ്ഞാനത്തിന് വന്നു, അല്ലെങ്കിൽ ഭാവി എന്ന് പറയുന്ന കാലത്തിന്റെ, അല്ലെങ്കിൽ ഭാവി എന്ന് പറയുന്ന ദേശത്തിന്റെ പരിമിതി വന്നുപോയി. അപ്പൊ പരിമിതമായ ജ്ഞാനം, തുച്ഛമായ ജ്ഞാനമായതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്ന പരജ്ഞാനത്തെ അപേക്ഷിച്ച് ഈ ജ്ഞാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പറയുന്നത് ഇതല്ല സർവജ്ഞത എന്ന് പറയുന്നത്. പരമാത്മജ്ഞാനം കൊണ്ട് മാത്രമേ ഒരാൾക്ക് സർവജ്ഞത ഉണ്ടാകത്തുള്ളൂ. എന്നുവെച്ചാൽ ഭൂതഭാവികളെ കുറിച്ചുള്ള ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അസംഭവം എന്നാണ് പറയുന്നത്. അതൊരു വ്യക്തി സംഭവിക്കാം. അവർ പുതിയൊരു വിവാദത്തിന് വേണ്ടി ഞാൻ പറയുന്നത്, അതൊരു വ്യക്തി സംഭവിക്കാം, പരമാവധി സംഭവിക്കാം, യോഗജമായ ശ്രദ്ധയുടെ ഫലമായി അത് സംഭവിക്കാം. പക്ഷേ ആ ജ്ഞാനം പരംജ്ഞാനമല്ല, ശ്രേഷ്ഠമായ ജ്ഞാനമല്ല അത്. പരംജ്ഞാനം എന്ന് പറയുന്ന ഒരു ജ്ഞാനം മാത്രം എന്താണ്? പരമാത്മജ്ഞാനം. എന്താ അത് അങ്ങനെ വരുന്നത്? കാരണം അത് കാലദേശ പരിച്ഛിന്നമല്ല. ഏതുപോലെ ഈ പറയുന്ന ഭൂതഭാവി അല്ലെങ്കിൽ വർത്തമാനത്തെ കുറിച്ചുണ്ടാകുന്ന ജ്ഞാനത്തെപ്പോലെ കാലദേശങ്ങൾ കൊണ്ട് പരിച്ഛിന്നമായ ഒരറിവല്ല. അതുകൊണ്ടാണ് മഹാത്മാക്കൾ അത്തരം അറിവുകൾ അവർ അഗണ്യമായി തള്ളത്. അതിനൊരിക്കലും അവർ പ്രാധാന്യം കൽപ്പിക്കാറില്ല. അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത് വിശ്വാസികളാണ് അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. മഹാത്മാക്കൾ അതിനൊന്നും പ്രാധാന്യം കൽപ്പിക്കാറില്ല. അവർ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരേ ഒരു ജ്ഞാനത്തിന് എന്തിനാണ്? പരമാത്മജ്ഞാനത്തിന്. പരമാത്മജ്ഞാനത്തെ ആർജിക്കാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടിയ ശിക്ഷണങ്ങളാണ് അവർ കൊടുക്കുന്നത്. മറ്റത് സംഭവിക്കാം, പക്ഷെ അത് ശ്രേഷ്ഠമല്ല. ഇതാണ് ശ്രേഷ്ഠം. അതുകൊണ്ടാണ് സർവജ്ഞത എന്ന് പറയുന്ന ഒരിക്കലും ഒരു തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സർവവിഷയജ്ഞാനമല്ല. അത് ഒരാൾ സംഭവിക്കാമെന്ന് പറഞ്ഞല്ലോ. അതാണ് നേരത്തെ പറഞ്ഞത്, യോഗജമായ സിദ്ധിവൈഭവങ്ങൾ ഒരു വ്യക്തികളിൽ ആ വ്യക്തിയുടെ വിഭൂതിയായി ഐശ്വര്യവുമായി പ്രകടമാകും. അതിനെ സമ്മതിക്കുന്നുണ്ട്. സർവജ്ഞത അതല്ലെന്നാ പറയും. ഇവിടെ പറയുന്ന പരജ്ഞാനം കാര്യത്തിൽ പലർക്കും സംശയമുള്ളതുകൊണ്ട് പറയുന്നതാണ്. അത് മറ്റൊരു വശം. അത് താരതമ്യമാണ്. താരതമ്യമുള്ള ജ്ഞാനാണ്. അതായത് എനിക്ക് ഒരു വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടെങ്കിൽ വേറൊരാൾക്ക് രണ്ട് വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടെങ്കിൽ അയാൾ എന്നെക്കാൾ ശ്രേഷ്ഠനായി. ഒരാൾക്ക് മൂന്ന് ശാസ്ത്രത്തിന് ജ്ഞാനമുണ്ടായി, അല്ലെങ്കിൽ വേറൊരാൾക്ക് നാല് കലകളും ജ്ഞാനമുണ്ടായി, ഒരാൾക്ക് അഞ്ച് വിദ്യകളും ജ്ഞാനമുണ്ടായി. ഇതിങ്ങനെ ഏറിയേറി പോകും. അതനുസരിച്ച് വ്യക്തികളിൽ താരതമ്യം വരും. ഇത് സാതിശയമായ ജ്ഞാനമാണ്, താരതമ്യമുള്ള ജ്ഞാനമാണ്. ഇത് ഇങ്ങനെയുള്ള 64 100 വിഷയങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനമുണ്ടാകാം, 1000 വിഷയങ്ങളിൽ ജ്ഞാനമുണ്ടാകാം, അനന്തമായ വിഷയങ്ങളിൽ ജ്ഞാനമുണ്ടാകാം. കാരണം ഇതിന്റെ പരമാവധി എന്ന് പറയുന്നത് അനന്തമാണ്. എന്തുകൊണ്ട്? വിഷയങ്ങൾ അനന്തമാണ്, വിദ്യകൾ അനന്തമാണ്, കലകൾ അനന്തമാണ്. അപ്പോൾ സാമാന്യ മനുഷ്യന് ഗ്രഹിക്കാവുന്ന വിദ്യകളെയാണ് 64 മറ്റ് സംഖ്യ പറയുന്നത്. ഇതെല്ലാം അനന്തമാണ് ഈ വിദ്യകളും. അപ്പൊ ഇതിൽ ജ്ഞാനം നേടുക എന്ന് പറയുന്നത് ഒരിക്കലും പരമാത്മജ്ഞാനമല്ല. അത് യോഗസിദ്ധികളുണ്ട് മാത്രം പ്രാപിക്കുന്ന ജ്ഞാനത്തിന്റെ തലങ്ങളാണ്. അതൊന്നും ആധ്യാത്മിക പ്രസംഗത്തിൽ ശുദ്ധമായ ഈശ്വരീയതയെക്കുറിച്ച് പറയുന്നിടത്ത് അതിനൊന്നും സർവജ്ഞത എന്ന് പറയുന്നില്ല. സർവവിഷയം ജ്ഞാനമല്ല സർവജ്ഞത. അതൊക്കെ ഒരാളിൽ ഉണ്ടായിക്കൊള്ളട്ടെ, ഇല്ലാതായിക്കൊള്ളട്ടെ. അപ്പോൾ ചോദിക്കും, ഒരു തത്വജ്ഞനും ഇത്തരം ജ്ഞാനങ്ങൾ ഉണ്ടാകേണ്ടേ എന്ന് ചോദിച്ചാൽ ഉണ്ടാകണമെന്നില്ല, ഉണ്ടായിന്നും വരാം. എന്തുകൊണ്ട്? അവിടെ അത് പ്രാധാന്യമുള്ള ഒരു കാര്യമേ അല്ല. അജ്ഞന്മാർ അതിന് പ്രാധാന്യം കൽപ്പിക്കുന്നുവെങ്കിലും തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിൽ തത്വജ്ഞാനി അതിനൊന്നും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് പരമാത്മജ്ഞാനത്തിന് മാത്രമേ ഉള്ളൂ, ഈശ്വര സാക്ഷാത്കാരത്തിന് മാത്രമേ അവിടെ പ്രാധാന്യമുള്ളൂ, മറ്റൊന്നിനും അവിടെ പ്രാധാന്യമില്ല. പക്ഷേ മനുഷ്യന്റെ മനസ്സ് ഈ അജ്ഞാനപൂരിതമായിരിക്കുന്നതുകൊണ്ട് അത്തരം വിഭൂതികൾക്ക് അവൻ പ്രാധാന്യം കൊടുക്കുകയും ആ വിഭൂതിയുടെ പേരിൽ മഹാത്മാക്കളെ അവൻ ആരാധിക്കുകയും ചെയ്യുന്നു. അത് ജ്ഞാനിയുടെ ദോഷമല്ല, അജ്ഞന്റെ മൂഢതയാണത്. ഇവിടെ പരംജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ആ ഈശ്വരജ്ഞാനമാണ്. ഇതാണ് സർവശാസ്ത്രങ്ങളും പറയുന്നത്, സർവഗുരുക്കന്മാരും പറയുന്നത് ഇതാണ്. പക്ഷെ സാമാന്യ ജനം അതിനെ ആ തരത്തിൽ ഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് ഗുരുക്കന്മാരുടെ ഉപദേശത്തിന്റെയോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അവർ നിർമ്മിച്ച ശാസ്ത്രത്തിന്റെയോ ഒന്നും ദോഷമല്ല. അതുകൊണ്ട് ആ പരമാത്മജ്ഞാനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ ഒന്നും പ്രാപിക്കേണ്ടതായിട്ടില്ല, ഒന്നിനെ അറിയേണ്ടതായിട്ടില്ല. മറ്റ് ജ്ഞാനങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും അറിയാൻ പലതും കാണും. കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, ലോകത്തിൽ പുതിയ പുതിയ അറിവുകൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്ക് ഒരിക്കലും ഈ അറിവുകളെല്ലാം ശേഖരിച്ചിട്ട് ജ്ഞാനിയാകാനൊന്നും പറ്റത്തില്ല. പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിയിൽ പുതിയ പുതിയ അറിവുകൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ അന്തർലീനമായിരിക്കുന്നവ കാലദേശങ്ങൾക്കനുസരിച്ച് കാലദേശ പരിണാമം കൊണ്ട് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ആർജിച്ച് ഒരാൾ സർവജ്ഞനാകുക എന്ന് പറയുന്നത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറിച്ച് പരമാത്മജ്ഞാനം കൊണ്ട് ഒരാൾക്ക് സർവജ്ഞനായിത്തീരും. അത് ആണ് പരമമായ ജ്ഞാനം. അതുകൊണ്ടാണ് ഞാനതിനെ ഉത്തമമെന്ന് പറഞ്ഞു. ഇവിടെ ഭാഷ്യകാരം പറയുന്നത് എന്താണോ, സർവജ്ഞാനങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ജ്ഞാനം. അതവിടെ സർവജ്ഞാനം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? സർവജ്ഞാനം എന്ന് വെച്ചാൽ സർവജ്ഞന്റെ ജ്ഞാനമെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള സർവജ്ഞതയല്ല ആധ്യാത്മിക മായ അർത്ഥത്തിൽ സർവജ്ഞത എന്ന് പറയുന്നത് ഈശ്വരജ്ഞാനം. ഈശ്വരജ്ഞാനത്തെ പ്രാപിച്ചു കഴിയുന്ന ഒരുവന് അവൻ പിന്നെ ഇത്തരം സർവജ്ഞതയുടെ പിറകെ പോകത്തില്ല. അവനിൽ അത്തരം സർവജ്ഞതകൾ പ്രാപ്തമായാലും അവനതിനെ തുച്ഛമായി കാണുന്നുള്ളൂ. എന്തുകൊണ്ട്? ഈശ്വരജ്ഞാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ആർജിക്കുന്ന മറ്റ് ജ്ഞാനങ്ങൾ അതെല്ലാം വെറും തുച്ഛമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയുന്നു, സർവേഷാം ജ്ഞാനാനാം ഉത്തമം. എത്ര കേട്ടു കഴിഞ്ഞാലും ആൾക്കാർക്ക് സംശയം തീരാത്തൊരു വിഷയമാണ്. സർവജ്ഞാനങ്ങളിലും ഉത്തമമായത് പരമാത്മജ്ഞാനമാണ്. പരമാത്മജ്ഞാനമുള്ളവനാണ് സർവജ്ഞൻ. പരമാത്മജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞാലാണ് പിന്നെ മറ്റൊരറിവും അവന് ആർജിക്കാൻ ആവശ്യമില്ലാതെ വരുന്നത്. മറ്റെന്തെല്ലാം ജ്ഞാനങ്ങൾ നേടിയാലും വീണ്ടും ആർജിക്കാൻ ബാക്കി കിടക്കും. ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ പരമാത്മജ്ഞാനത്തിന് ഇത്രയും വലിയ പ്രാധാന്യം വരുന്നു? എന്തുകൊണ്ട് അതറിയുന്നവൻ സർവജ്ഞനാണെന്ന് പറയുന്നു? ഉത്തമ ഫലത്വം അതെടുത്ത് പറയുന്നു. ജ്ഞാനം പോലെ തന്നെ ആ ജ്ഞാനത്തിന്റെ ഫലവും ശ്രേഷ്ഠമാണ്, ഉത്തമമായ ഫലമാണ്. എന്താണ് ആ ജ്ഞാനത്തിന്റെ ഫലം? മുക്തി. മുക്തിയാണ്. ആ മുക്തിക്ക് ഉപകരിക്കുന്ന ജ്ഞാനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് എടുക്കുന്നത്? ജ്ഞാനം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും എടുക്കാം. പക്ഷെ ഈ ഒരു അധ്യാത്മ സന്ദർഭത്തിൽ എല്ലാ ജ്ഞാനത്തെയും എടുത്തിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് പറയുന്നു ജ്ഞാനാനാമിതി അമാനിത്വാദീനാം കിം തർഹി യജ്ഞാദി ജ്ഞേയ വസ്തുഷയാണ്. ജ്ഞാനാനാം ജ്ഞാനമുത്തമോ എന്ന് പറഞ്ഞു. ഇവിടെ ജ്ഞാനങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് ഏതിനെടുക്കണം? പരമാത്മജ്ഞാനത്തെ എടുത്തു കഴിഞ്ഞാൽ ജ്ഞാനങ്ങൾ തന്നെ പലതരത്തിലുണ്ട്. നമുക്ക് സ്വീകരിക്കേണ്ടതായ ജ്ഞാനം, ത്യജിക്കേണ്ടതായ ജ്ഞാനം, രണ്ട് തരത്തിലുള്ള ഭാഷകാരം പെടുത്തിയിരിക്കുകയാണ്. അതിൽ യജ്ഞാദി ജ്ഞേയ വസ്തുവിഷയാണ്. അതിനെ ഉത്തമമെന്ന് പറയത്തില്ല ഭാഷ്യകാരം. യജ്ഞാദി ജ്ഞാനങ്ങൾ ഉത്തമമെന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ ഭാഷ്യകാരൻ അദ്വൈത ഭാഷ്യം ലയിച്ചയാൾ അത് പറയത്തില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? കാരണം യജ്ഞാദികളെന്ന് പറയുന്നത് ഫലത്തെ നൽകുന്ന ജ്ഞാനമാണ്. യജ്ഞാദികളെ കുറിച്ചുള്ള ജ്ഞാനം, യജ്ഞാദി കർമ്മങ്ങൾ ഫലത്തെ നൽകുന്നു, അതിനതിൻ്റെ അറിവ് വേണം. ഇവ അറിവും സ്വർഗാദി ഫലത്തിന് കാരണമാണ്. അതുകൊണ്ട് അത് ജ്ഞാനം ശ്രേഷ്ഠമല്ല. പിന്നെ ഇവിടെ എന്താണ്? അമാനിത്വം, അദംബിത്വം, അഹിംസ, അക്ഷാന്തിരാർജവം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ശ്രേഷ്ഠമാണ്. അത് ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അതിനെ എടുക്കുക. ഇവ ശ്രേഷ്ഠമല്ല. താനിന മോക്ഷായ, അത് മോക്ഷത്തിന് ഉപകരിക്കുന്നില്ല, ബന്ധത്തിനെ ഉപകരിക്കുന്നുള്ളൂ. ഇതം തു മോക്ഷായ. അമാനിത്വാദികളാണെങ്കിലോ പരമാത്മജ്ഞാനം വരെയുള്ള ജ്ഞാനങ്ങൾ അത് ശ്രേഷ്ഠമാണ്. അതൊന്നും മറ്റൊന്നിലേക്ക് നയിക്കുന്നു. അമാനിത്വം, അദംബിത്വം തുടങ്ങിയ ജ്ഞാനങ്ങൾ അവനെ ക്രമേണ പരമാത്മജ്ഞാനത്തിലെത്തിക്കുന്നു. ഇതെന്ത് മോക്ഷായ, ഈ ജ്ഞാനം മോക്ഷത്തിന് ഉപകരിക്കുന്നു. ഇത് ഈ പര ഉത്തമ ശബ്ദാഭ്യാം സ്തുതി. അതുകൊണ്ട് ഈ ജ്ഞാനത്തെ സ്തുതിക്കുകയാണ്. പരമാത്മജ്ഞാന സാധനങ്ങളായിരിക്കുന്ന ജ്ഞാനങ്ങളിൽ തുടങ്ങി പരമാത്മജ്ഞാനം വരെയുള്ള ജ്ഞാനങ്ങൾ, അതിൽ ശ്രേഷ്ഠമായ ജ്ഞാനം. ഈ ത്രിഗുണങ്ങളെക്കുറിച്ച് പറയുന്ന ഈ ജ്ഞാനം അത് ശ്രേഷ്ഠമായ ജ്ഞാനമാണ്. അതിൽ തന്നെ താരതമ്യമുണ്ട്. അതിൽ പരമശ്രേഷ്ഠമായിരിക്കുന്നത് പരമാത്മജ്ഞാനമാണെന്നാണ് പറഞ്ഞ. ആ ജ്ഞാനത്തെ ഇങ്ങനെ സ്തുതിക്കുന്ന എന്തിനാണ്? പരമ ഉത്തമ ശബ്ദാഭ്യാസ സ്തുതി ശ്രോതൃ ബുദ്ധി രുചി ഉത്പാദനാർത്ഥം. ശ്രോതാവിന്റെ മനസ്സിൽ താല്പര്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഇവൻ മറ്റ് ജ്ഞാനങ്ങളുടെ പുറകെ പോകരുത്. നേരത്തെ പറഞ്ഞല്ലോ, സർവവിഷയജ്ഞാനവും മറ്റും പ്രാപിക്കണം. അതിനുവേണ്ടിയിട്ട് യോഗസിദ്ധികൾ സമ്പാദിക്കണം. യോഗസിദ്ധി സമ്പാദിച്ച് ഭൂതഭാവികളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ കൂടുതൽ അംഗീകാരം ബഹുമാനമൊക്കെ കിട്ടും. അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുക. അതിനുതകുന്ന ജപധ്യാനങ്ങൾ അതൊക്കെ ചെയ്യുക. തപസ്സനുഷ്ഠിക്കുക. ഈശ്വരനെ വിസ്മരിക്കുക. ഇത്തരം കാര്യങ്ങളിലേക്ക് പോയി ചാടരുത്. അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനത്തിൽ ശ്രോതാവിന് രുചി ഉണ്ടാവണം. അതെന്താണ്? അമാനിത്വം, അദംബിത്വം തുടങ്ങി. അതിലൂടെ പരമാത്മജ്ഞാനം അത് ശ്രോതാവിനുണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ ഭഗവാൻ അതിനെ വളരെ സ്തുതിച്ചു പറയുകയാണ്. ജ്ഞാനം ജ്ഞാത്വ പ്രാപ്യ മുനേഹ സന്യാസിന മനനശീല സർവേ പരാം സിദ്ധിം മോക്ഷാക്യം ഇതോ അസ്മാദ്ദേഹ ബന്ധന ഊർധം ഗതാഹ പ്രാപ്താഹ. യജ്ഞാനം ജ്ഞാത്വ, ഈ ജ്ഞാനത്തെ നേടിയിട്ട്, പരമാത്മജ്ഞാനത്തെ നേടിയിട്ട്, ജ്ഞാത്വം എന്ന് വെച്ചാൽ നേടിയിട്ട്, പ്രാപിച്ചിട്ട്, പ്രാപ്യ ജ്ഞാനം എന്ന് വെച്ചാൽ ജ്ഞാനത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാരണം ജ്ഞാനം തന്നെ അറിവാണ്. പിന്നെ അതിനെ അറിയേണ്ട ആവശ്യം അത്ര ഒരു ജ്ഞാനത്തെ പ്രാപിച്ചിട്ട് പ്രാപ്യാന്നർത്ഥം പറഞ്ഞു. മുനേഹ സന്യാസിന ഇതെല്ലാവർക്കും പ്രാപിക്കാൻ പറ്റത്തില്ല, മറിച്ച് ആർക്കേ പറ്റൂ? മുനേഹ മുനിമാർ. ആരാണ് മുനിമാർ? സന്യാസിന ത്യാഗികൾ. പ്രത്യേകം പറയും ത്യാഗമുള്ളവനെ അത് സാധ്യമാകും. ഇതിനവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു, കാരണം പലതരത്തിലുള്ള ജ്ഞാനങ്ങളെ ആർജിക്കുക എന്നുള്ള ചിന്ത വരുമ്പോൾ അവിടെ ത്യാഗമില്ലാതെ വരികയാണ്. സന്യാസി എന്ന് പറഞ്ഞാൽ കാവ്യം കൊടുത്തവൻ എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെ ഒരു പക്ഷപാതം കാണിച്ചെന്ന് വിചാരിക്കില്ല. ത്യാഗമുള്ളവൻ എന്നുള്ള അർത്ഥം. മനനശീലാഹ, മനനശീലമുള്ളവൻ, മനനം ചെയ്യുന്നവൻ, ത്യാഗി, മുനിമാർ എന്നുള്ള അർത്ഥം കൊടുത്താണ്. അവരെന്ത് ചെയ്യുന്നു? സർവേ പരാം സിദ്ധിം, പരമമായ സിദ്ധിയെ, ജ്ഞാനത്തിലൂടെ പരമമായ സിദ്ധിയെ, പരമപദത്തെ, മോക്ഷാഖ്യം, മോക്ഷം എന്നറിയപ്പെടുന്ന അതിന് ഇതോഗത അവർ പ്രാപിക്കുന്നു. എങ്ങനെ പ്രാപിക്കുന്നു? ഇതഹ എന്ന് പറഞ്ഞാലോ, അസ്മാ ദേഹബന്ധന ഊർധം, ഈ ദേഹബന്ധനത്തിനുപരിയായി എന്നുവെച്ചാൽ മരിച്ചതിന് ശേഷം എന്നുള്ള അർത്ഥത്തിലല്ല. അസ്മാ ദേഹബന്ധന എന്ന് പറയുന്നത് പ്രത്യക്ഷമായി അനുഭവപ്പെടുകയാണ് ഈ ദേഹബന്ധനം. എല്ലാവർക്കും ദേഹബന്ധനത്തെ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന എങ്ങനെ? ഇത് ഞാൻ എന്നുള്ള തരത്തിൽ, ഞാൻ ഇന്നാരാണെന്ന് അറിയുന്നത്, അതാണ് ദേഹബന്ധനം. ഞാനെന്ന് പറയുന്നതിന് ഈ ശരീരത്തോടോ ശരീരത്തോട് ബന്ധപ്പെട്ട് എന്തിനോടോ എങ്കിലോ ചേർത്ത് അറിയുന്നതാണ് ദേഹബന്ധനം. അങ്ങനെ അറിയുന്നു, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഈ തരത്തിൽ അറിയുന്നത്, അതാണ് ദേഹബന്ധനം. ഈ ദേഹബന്ധനത്തിൽ നിന്നും മോചിക്കുന്നു. ഊർധ്വം ഗതഹ പ്രാപ്താഹ, അത് ഈ ജീവിച്ചിരിക്കുക തന്നെ സംഭവിക്കാം, ശരീരനാശത്തോടുകൂടി സംഭവിക്കാം, എങ്ങനെയും സംഭവിക്കാം. പക്ഷെ അത് ത്യാഗികളായ മുനിമാർ, മനനശീലമുള്ള സന്യാസിമാർ അതിനെ പ്രാപിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അവിടെ ഭാഷ്യകാരൻ പ്രത്യേകിച്ച് മുനേഹ സന്യാസിനഹ, ത്യാഗത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആർക്കും തെറ്റിദ്ധാരണ വരാൻ പാടില്ല. സന്യാസം എന്ന് പറയുന്നത് മുമ്പും പറഞ്ഞിട്ടുണ്ടാണ്, ത്യാഗാർത്ഥ നിക്ഷേപാർത്ഥ എന്നൊരു ഭാഗത്ത് വന്നിട്ടുണ്ട്. സന്യാസം എന്ന് പറയുന്നത് ത്യാഗാർത്ഥത്തിലാണ്. പ്രത്യേകം എന്ന് പറയുന്നത് സാധാരണ ആശ്രമത്തിന് വന്നിട്ട് ആൾക്കാർ സന്യാസത്തെ സ്വീകരിക്കുക ചെയ്യുന്നു, ത്യജിക്കുകയല്ല ചെയ്യുന്നു. സന്യാസം സ്വീകരിച്ചു എന്ന് പറയും. സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? പുതിയ കോട്ടും സൂട്ടും ഒക്കെ ഇടുന്നു എന്നേയുള്ളൂ. പഴയ ഡ്രസ്സ് മാറി പുതിയ ഡ്രസ്സ് ഇടുന്നു, അതോടൊപ്പം പലതും സ്വീകരിക്കും. അപ്പോൾ അവിടെ ത്യാഗം വരത്തില്ല. പലതും സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അമ്പട ഞാന എന്നുള്ള ഒരു ഭാവത്തെ സ്വീകരിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന പൊസിഷൻ മാറി, ഗ്രേഡ് കൂടി, സ്ഥാനമാനങ്ങളെല്ലാം കൂടി, അപ്പം അത്രയും അഭിമാനം വരും. അത് കഴിഞ്ഞ് ഈ സന്യാസം കൊണ്ട് സാധാരണഗതിയിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവാറില്ല. സന്യാസിമാരും എന്റെ കഴുത്തിന് പിടിക്കരുത്, ഞാൻ വർഗസ്നേഹമില്ലാത്തവനെ തന്നെ വിളിക്കരുത്. പക്ഷെ സാധാരണഗതിയിൽ ഇത്രേ സംഭവിക്കാറുള്ളൂ. സന്യാസം സ്വീകരിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് സന്യാസം എന്ന് പറയുന്നത് ത്യാഗമെന്ന് മനസ്സിലാക്കിയാൽ ഇതെല്ലാം ഇത്തരത്തിലുള്ള അഭിമാന ദൂരീകരണത്തിൽ ഉള്ള ഒരു ഉപാധി മാത്രം. അങ്ങനെ സന്യാസത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് മാനത്യാഗത്തിന് വേണ്ടി സന്യാസത്തെ ഉൾക്കൊള്ളുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് സന്യാസം കിട്ടാത്തവരാരും നിരാശപ്പെടരുത്, കിട്ടാതിരിക്കുന്നതാണ് ഭാഗ്യം എന്ന് കരുതുന്നതാണ് ഉത്തമം. കാരണം സന്യാസം നേടണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട്? സന്യാസത്തിലൂടെ പലതും നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇതൊക്കെ രഹസ്യങ്ങളാണേ, പുറത്തു വിടരുത്. വേണമെങ്കിൽ ഇതൊന്ന് മാച്ചു കളഞ്ഞ മതി. സന്യാസത്തിലൂടെ പലതും നേടണമെന്ന് ആഗ്രഹിച്ചോണ്ട് ഞാനെന്തിനാ ഇതെന്തിനാ ഇപ്പൊ സ്വാമി ഇവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിക്കും. സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ, ഞാനീ പറയുന്നതെല്ലാം അവനവന്റെ ബുദ്ധിയെ സൂക്ഷ്മമാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അയാൾ ചെയ്തു? വാസ്തവത്തിൽ കുറെ അഭിമാനത്തെ സ്വീകരിക്കുക ചെയ്യുന്നു, കുറച്ചുകൂടി വെയിറ്റ് കൂടും. അല്ലെങ്കിൽ സൂക്ഷ്മമായി തന്നെ സന്യാസം ഒന്ന് സ്വീകരിച്ചു നോക്കുക, വെയിറ്റ് കൂടുന്നോ കുറയുന്നോ എന്ന്. വെയിറ്റ് കൂടത്തേ ഉള്ളൂ, അഭിമാനം കൂടത്തേ ഉള്ളൂ. ഇന്നുവരെ ഇന്നലെ വരെ അല്ലാതിരുന്ന എന്തോ ഞാനായി എന്ന് തോന്നത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആന്തരികമായ പരിവർത്തനമൊന്നും ഈ സ്വീകരണം കൊണ്ട് വരത്തില്ല, അത് ത്യാഗം കൊണ്ടേ വരത്തുള്ളൂ. സന്യാസത്തെ സ്വീകരിക്കുക, അതേസമയം തിരിക്കുക, ഈ രണ്ടും കൂടെ വരാൻ വലിയ പ്രയാസമാണ്. അപ്പൊ സ്വാമി സന്യാസത്തിന് എതിരാണോ എന്ന് ചിലർ ചോദിക്കും. സന്യാസത്തിന് എതിരല്ല, ഒരു നല്ല പ്രൊഫഷൻ എന്നുള്ളതാണെങ്കിൽ ഞാൻ ഇതിനെ അംഗീകരിക്കുന്നു. ആ രീതിയിൽ ഞാൻ എതിരല്ല, പക്ഷെ ആന്തരികമായി വരുന്ന സംഭവിക്കുന്ന പരിണാമത്തെ കുറിച്ച് പറയുക. എന്താണ് സ്വയം ഒരാൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, സന്യാസം എന്നുള്ളതുകൊണ്ട് അയാൾ എന്തോ ഒക്കെ സ്വീകരിക്കുകയാണ്, തന്നിലേക്ക് പുതിയ ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നു. ഒന്നുമില്ലെങ്കിൽ കുറഞ്ഞ പക്ഷെ ഒരു പ്രൊമോഷനെങ്കിലും അംഗീകരിക്കുന്നുണ്ട്, അതാർക്കും നിഷേധിക്കാൻ പറ്റും. അപ്പൊ അവിടെ ത്യാഗം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനസ്സിൽ വരുന്നത് തന്നെയാണ് സന്യാസം എന്ന് പറയുന്നത്. അതിന് ഈ വേഷം മാറലിന് കാര്യമായ പ്രസക്തി ഒന്നുമില്ല. അപ്പൊ ചിലരൊരു കടുത്ത ചോദ്യം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഗുരുക്കന്മാര് ശിഷ്യന്മാർക്ക് സന്യാസ ദീക്ഷ കൊടുക്കുന്നു, അതൊരു പരമ്പരയാണ്, അങ്ങനൊരു സമൂഹം നിലനിൽക്കുന്നു, ഇവർക്കൊന്നും ഈ തത്വം അറിയാത്തതുകൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഗുരുക്കന്മാര് സദുദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ആന്തരികമായ പരിണാമത്തെ ഉണ്ടാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ സ്വീകരിക്കുന്നവരാണ് ഇത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. സ്വീകരിക്കുന്നവർക്ക് അവരിലൊരു സ്വീകാര്യം എന്നുള്ളൊരു മനോഭാവം വരുമ്പോൾ, ത്യാഗം എന്നുള്ള ഒരു മനോഭാവം വരാതിരിക്കുമ്പോൾ അധപ്പതിക്കുന്നതിനുള്ള സാധ്യതയാണ് കൂടുതലും ഇതിന് കാണുന്നത്. കാരണം വളരെയധികം ദുരഭിമാനങ്ങൾ ഈ വേഷപരിണാമം കൊണ്ട് സംഭവിച്ചു പോകും. സന്യാസി ഇപ്പൊ സന്യാസിമാർക്ക് മാത്രമേ ഈ കുഴപ്പമുള്ളൂ, മഞ്ഞയ്ക്കും വെള്ളയ്ക്കും ഒന്നും ഈ കുഴപ്പമില്ലെന്ന് ചൊല്ലി ചോദിക്കും. എല്ലായിടത്തും വരരുത്, ഞങ്ങൾക്കൊന്നും ഇത് പ്രശ്നമല്ല, വാദം വരെയെന്ന് വെച്ചാൽ എല്ലാത്തിനും വരും. ഞാൻ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് കിടന്ന പല പയ്യന്മാരും ഈ വെള്ളം ധരിച്ചപ്പം മോശമായിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനും മോശമായി മഞ്ഞയിട്ടപ്പം, അതിനും മോശമായി അടുത്ത ഡ്രസ്സിൽ വന്നപ്പോൾ. നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആരും ഒഴിവാക്കിയല്ല ഞാൻ പറയുന്നത്. സ്വയം നമ്മളുടെ ആത്മവിശകലനത്തിലൂടെ ആത്മമനത്തിലൂടെ ഇതൊക്കെ എന്തിനു വേണ്ടി എന്ന് ധരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതുകൊണ്ട് എന്താ സാധിക്കേണ്ടത്? ആത്മവിദ്യയെക്കുറിച്ച് പറയും വിദ്യാന്വേഷണം. എന്താണ് ഈ വിദ്യ എന്ന് പറയുന്നത്? ഒരാൾക്ക് ആത്മമോക്ഷത്തിന് ഉപകരിച്ചില്ലെങ്കിൽ ഈ ശാസ്ത്രവും ഗുരുവിന്റെ ഉപദേശവും ഭാരായമാണയാന വളരെയധികം ബുദ്ധിക്ക് ഭാരമുണ്ടാക്കുന്ന ഈ വിദ്യ, ഇതൊരു വലിയ തലച്ചുകൂടാണ്. ഇതുകൊണ്ട് എന്താണ് ഇതിന്റെ ഫലം? മോക്ഷമെന്ന് പറയുന്ന ഫലത്തെ ഒരുവൻ ആർജിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് വ്യർത്ഥമാണ്. ഒരു കഴുതയുടെ തലയിൽ വിഴുപ്പ് കെട്ടിവെക്കുന്നത് പോലെയുള്ളൂ ഈ സത്സംഗവും മറ്റും. നമ്മുടെ ആചാര്യന്മാരിൽ നിന്ന് പറയുന്നതാണ്, ഞാൻ പറയുന്നതാണ്. അശ്വമി ഈ വിദ്യ കൊണ്ട് ഒരാൾക്ക് ഈശ്വരപ്രാപ്തി ഉണ്ടായാലോ? എന്നാണ് ഈ വിദ്യ സാർത്ഥം. ആത്മവിദ്യയെക്കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് ആത്മവിദ്യ എന്ന് പറയുന്നതുകൊണ്ട് മാത്രം അത് ശ്രേഷ്ഠമാവുന്നില്ല. അതതിന്റെ ഫലത്തെ നൽകാത്തിടത്തോളം കാരണം ഇത് ഒരു കെട്ട് വിഴുപ്പ് പോലെ എന്നാണ്. വേദം പോലും അതുപോലെ എന്നാണ്. കഴുതയുടെ ചുമലിൽ വെച്ച് വിഴുപ്പ് കെട്ടെന്നാണ് വേദത്തെക്കുറിച്ച് യാസ്കന്ദൻ പറഞ്ഞിരിക്കുന്നത്. മഹാനായ ആചാര്യനാണ് അദ്ദേഹം. ആരെങ്കിലും അധിക്ഷേപിക്കാൻ വേണ്ടി ഞാൻ കൽപ്പിച്ചു കൂട്ടി പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ വേഷങ്ങളെല്ലാം, വെള്ളയായാലും മഞ്ഞയായാലും കാവ്യയായാലും ശരി. ഇതതിന്റെ ഫലത്തെ കൊടുക്കാത്തിടത്തോളം കാലം ഇതെല്ലാം നിരർത്ഥകമാണ്. ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഈ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ധരിച്ചുകൊണ്ട് ഒരാൾ ഒരിക്കലും ഞാൻ ശ്രേഷ്ഠനായി ദിവ്യനായി എന്നൊരിക്കലും അങ്ങനെ ഒരു ഭാവം വരാൻ പാടില്ല. മറ്റവൻ ഗൃഹസ്ഥനാണ്, അവൻ ലൗകികനാണ്, ഞാൻ അലൗകികനാണ് എന്നൊന്നും ആരും സ്വയം ധരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് സ്വയം ചിന്തിച്ച് ആത്മനിഷ്ഠമായി മനസ്സിലാക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഇതിലൊക്കെ ഭ്രമം വരും മനുഷ്യൻ. ആശ്രമത്തിൽ ഭ്രമം വരും, വസ്ത്രങ്ങളിൽ ഭ്രമം വരും, ഇതിലൊക്കെ ഭ്രമം വന്ന് ജീവിതത്തിൽ ഇതൊക്കെ തന്നെ വലുതെന്ന് പറഞ്ഞ് ചുമന്നുകൊണ്ട് കിടക്കും കഴുതകളെ പോലെ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്വയം മനനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭാഷ്യകാരൻ വാസ്തവത്തിൽ ഇവിടെ ഇത് പറയേണ്ട കാര്യം എനിക്കും ഇല്ല, ഭാഷ്യകാരനുണ്ട്. സന്യാസിനഹ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് പറഞ്ഞുകൊണ്ട് അസ്ഥാനത്ത് അത് പറഞ്ഞുകൊണ്ട് ഞാനും അസ്ഥാനത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ധരിച്ചാൽ മതി. ഗീതാകാരൻ എന്താ പറഞ്ഞിരിക്കുന്നു? മുനയഹ, മുനിമാർ. അവിടെ സന്യാസി എന്നൊന്നും പറഞ്ഞില്ല. സന്യാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന പടം ഈ പടമാണ്, ഈ ഇരിക്കുന്ന പടം, നിങ്ങളുടെ മുമ്പേ ഇരിക്കുന്ന പടം. അതുകൊണ്ടാണ് ഞാൻ ഒന്നതിന് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആർക്കെങ്കിലും മനഃപ്രയാസം ഉണ്ടായെങ്കിൽ ക്ഷമിക്കുക. പരമാർത്ഥം അങ്ങനെയാണ്. മനനശീലാഹ, ഒന്നുകൂടി ഭഗവാൻ പറയുന്നു എന്താണ്? മനനശീലമുള്ളവർ, ചിന്താശീലന്മാര്, സർവേ സർവരും പരാംസിദ്ധിം മോക്ഷാക്യം. മോക്ഷമെന്ന് പറയുന്ന പരമമായ സിദ്ധിയെ ഇതഹ അസ്മാദ്ദേഹബന്ധന ഊർധ്വം ഗതാഹ പ്രാപ്താഹ. ഈ ദേഹബന്ധനത്തിന് ഉപരിയായി, അതിവിടെ ജീവിച്ചിരിക്കുമ്പോഴാകാം ശരീരപാദത്തിന് ശേഷമാകാം, മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈശ്വരപ്രാപ്തി അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപദേശങ്ങളെല്ലാം, ഈ ആചാരങ്ങളെല്ലാം, അനുഷ്ഠാനങ്ങളെല്ലാം. അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയെ എത്രയും സൂക്ഷ്മവും നിർമ്മലവുമാക്കാമോ അത്രയും ആക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ വീണ്ടും വീണ്ടുമുള്ള ഉപദേശം. അതാണ് ഭൂയ പ്രവക്ഷ്യാമി എന്ന് ഭഗവാൻ പറയുന്നു. ജ്ഞാനാനാം ജ്ഞാനങ്ങളിൽ വച്ച് ഉത്തമം പരം ജ്ഞാനം, ഉത്തമവും പരവുമായ ജ്ഞാനത്തെ ഭൂയഹ വീണ്ടും പ്രവക്ഷ്യാമി, ഞാൻ നിന്നോട് വ്യക്തമായി പറയാൻ പോകുന്നു. യജ്ഞാത്വ, ഇതിനെ ഗ്രഹിച്ചിട്ട് സർവേ മുനയഹ, എല്ലാ മുനിമാരും പരാംസിദ്ധിം പരമമായ സിദ്ധിയെ, മോക്ഷത്തെ, ഇതഹഗതാഹ, ഈ ശരീരബന്ധത്തെ ഉപേക്ഷിച്ച് ഗതഹ പ്രാപിച്ചിരിക്കുന്നു. പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിം ഇതോ ഗതാഹ. ഇതം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്യമാഗതാഹ സർഗേ പിന്നോപജായന്തേ ത്രിളയേനം വ്യഥന്തി ച അസ്യാശ്ച സിദ്ധേരൈകാന്തികത്വം ദർശയതി. അസ്യാശ്ച സിദ്ധിഹി, ഇവിടെ പറഞ്ഞല്ലോ പരാം സിദ്ധിം, പരമമായ സിദ്ധി എന്ന് പറഞ്ഞു. അത് ഐകാന്തികമാണ്, ഒരിക്കലും മാറ്റമില്ലാത്തതാണ്, സ്ഥായിയാണ്, സ്ഥിരമാണ്. ഈ ഒരു അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അവന് ച്യുതി, മാറ്റം, നമ്മൾ പറയാം ലക്ഷുതൻ, മാറ്റമില്ലാത്തവനായിരിക്കുന്നു. അതാണ് ഐകാന്തികത്വം എന്ന് പറയുന്നത്, ഏകമായ അന്തം എന്നുള്ള അവസ്ഥ, ചരമമായ പ്രാപ്തിസ്ഥാനം, അന്തിമമായ പരിണാമം. ഈ ജീവന്റെ ഈ പരിണാമങ്ങളെല്ലാം അവിടെ അവസാനിക്കുന്നു. പിന്നെ മുന്നോട്ടോ പിന്നോട്ടോ എന്നുള്ളൊരവസ്ഥയില്ല. അതാണ് അതിൻ്റെ ഐകാന്തികത എന്ന് പറയുന്നത്, ചരമസ്ഥാനം. അതിനവിടെ ഭഗവാൻ വിശദീകരിക്കുകയാണ്. ഇതം ജ്ഞാനം യഥോക്തം ഉപാശരത്യ ജ്ഞാനസാധനം അനുഷ്ഠായിത്യത്. ഈ ജ്ഞാനത്തെ യഥോക്തമായ ഈ ജ്ഞാനത്തെ ഉപാശരത്തെ ആശ്രയിച്ചിട്ട് ജ്ഞാനസാധനം അനുഷ്ഠായിത്യത്. അപ്പോൾ ഈ ജ്ഞാനത്തെ ആശ്രയിച്ചെന്ന് പറയുന്നതിന് ഭഗവാൻ ജ്ഞാനസാധനത്തെ അനുഷ്ഠിച്ചിട്ടെന്ന് അല്പം മാറ്റിപ്പറഞ്ഞ് എന്തുകൊണ്ടാണോ? ജ്ഞാനത്തെ ഉപാശ്രയിച്ച് പരമാത്മ ജ്ഞാനത്തെ പ്രാപിച്ചാൽ അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പൊ പരമാത്മ ജ്ഞാനപ്രാപ്തി എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ അനുഷ്ഠാനങ്ങളൊന്നുമില്ല. ഈശ്വര ജ്ഞാനത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടെ ഇരുന്ന് ചെയ്യാൻ മറ്റൊരു കാര്യങ്ങളില്ല, അവൻ കൃതകൃത്യനായി ചെയ്തു. പിന്നെ ഈ അനുഷ്ഠാനം അല്ലെങ്കിൽ സാധനയുടെ തലം എന്ന് പറയുന്നത് എന്താണോ? അവൻ പറയുന്നത് ജ്ഞാനസാധനം അനുഷ്ഠായ. അപ്പൊ ജ്ഞാനം ഉപാശ്രയ എന്ന് പറഞ്ഞാൽ ജ്ഞാനസാധനങ്ങളെ അനുഷ്ഠിച്ചിട്ടും നടത്തും. അപ്പൊ ജ്ഞാനസാധനം എന്ന് പറയുമ്പോൾ എന്താണോ? അമാനിത്വം, അദമ്പിത്വം തുടങ്ങിയ ഭാഗങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെയാണ് ജ്ഞാനസാധനങ്ങൾ. ഈ ജ്ഞാനസാധനങ്ങളെ അനുഷ്ഠിച്ചിട്ട് എന്ന് പറയും. ജ്ഞാനത്തെ ആശ്രയിച്ച് മമ സാധർമ്മ്യമാകത എന്നെ പ്രാപിച്ചവരെന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞ് ഇതം ജ്ഞാനം, അച്ചടക്കം ഒന്നും എന്താ ജ്ഞാനത്തെ പറഞ്ഞ് ഭഗവാൻ എന്തുകൊണ്ടാണ് ഭക്തിയെ വിട്ടുകളഞ്ഞത്? ഭക്തന്മാരെ വിലപിക്കേണ്ട കാര്യമില്ല. ഇവിടെ ജ്ഞാനം ഭക്തി എന്ന് പറയുന്നത് ഒന്നും ഭിന്ന അർത്ഥത്തിലുള്ള ഒന്ന് തന്നെ. ജ്ഞാനവും ഭക്തിയും അതിൻ്റെ ഏറ്റവും താഴ്ന്ന തലങ്ങളിൽ, ഭക്തിയുടെ താഴ്ന്ന തലം എന്ന് പറയുമ്പോൾ അതിൻ്റെ വൈകാരികമായ പ്രകടനങ്ങൾ, ജ്ഞാനത്തിന്റെ താഴ്ന്ന തലം എന്ന് പറയുമ്പോൾ അതിന്റെ ബൗദ്ധികമായ തലങ്ങൾ, ഇവിടെ പറയുന്ന ഭക്തി എന്ന് പറയുന്നത് അതിന്റെ താഴ്ന്ന വൈകാരിക ഭാവങ്ങളല്ല, അത് പരമാത്മനിഷ്ഠമായ ജീവന്റെ ഭാവമാണ് ഇവിടുത്തെ ഭക്തി എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് അത് തന്നെ. ആ ജ്ഞാനം കേവലമായ ബൗദ്ധിക ജ്ഞാനമല്ല, ബൗദ്ധിക ജ്ഞാനം ബുദ്ധിയുടെ ബലമനുസരിച്ച് ഇരിക്കുന്ന നശിച്ചു പോകും. അതാണ് ബൗദ്ധിക ജ്ഞാനത്തിന്റെ പ്രത്യേകത. തലയ്ക്ക് നല്ലൊരു തട്ട് കിട്ടിയാൽ ജ്ഞാനവും പോവും, പിന്നെ ഒരു ജ്ഞാനും അവിടെ കാണത്തില്ല. പരമാത്മ ജ്ഞാനം അങ്ങനെയല്ല, നമ്മൾ മസ്തിഷ്കത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. ഈശ്വരജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരജ്ഞാനത്തിന് മസ്തിഷ്കം വേണമെന്നില്ല. ഒരു പക്ഷേ നമുക്കറിയാമായിരിക്കും എന്താണോ, ജ്ഞാനത്തിന് നിലനിൽക്കുന്നതിനും മസ്തിഷ്കം വേണമെന്നില്ല. ഒരിക്കലും അത് മസ്തിഷ്കത്തെ ആശ്രയിക്കുന്നില്ല. ജ്ഞാനം അതിൻ്റെ ഉത്പത്തിയിലോ നിലനിൽപ്പിലോ അത് നമ്മുടെ മസ്തിഷ്കത്തെ ആശ്രയിക്കുന്നില്ല, തലച്ചോറിനെ ആശ്രയിക്കുന്നു. പിന്നെ തലച്ചോറിനെ ആശ്രയിക്കുന്ന എവിടെയാണ്? അത് പ്രകടമാകുന്നതിലാണ്. ഈ ജീവൻ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഈ ശരീരത്തിലൂടെ ജ്ഞാനം പ്രകടമാകുന്നു പുറമേക്ക്. അതിനാണ് നമ്മുടെ തലച്ചോറിനെ ആശ്രയിക്കുന്നത്. അതാണ് മസ്തകജ്ഞാനം എന്ന് പറയുന്നത്. പരമാത്മജ്ഞാനം അങ്ങനെയല്ല. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ ചോദ്യം. കാരണം ഈ സ്ഥൂല ശരീരം നശിച്ചു കഴിഞ്ഞാലും സൂക്ഷ്മ ശരീരത്തിനും ജ്ഞാനം നിൽക്കുന്നുണ്ട്. സൂക്ഷ്മ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെ ജ്ഞാനമാണ്. ജ്ഞാനം കൂടെ ചേരുമ്പോഴാണ് സൂക്ഷ്മ ശരീരമാകുന്നത്. അവിടെ ഈ തലച്ചോറുണ്ട്. എന്തുകൊണ്ട്? ശരീരം നശിച്ചതിന് ശേഷം മരണത്തിന് ശേഷമോ അത് നിൽക്കുന്നുണ്ട് സൂക്ഷ്മ ശരീരം. അവിടെയും ജ്ഞാനമുണ്ട്. ഈ ശരീരം വിട്ടുപോയാലും ശരി, സിദ്ധന്മാരും മറ്റുമൊക്കെ കൂട് വിട്ട് കൂട് മാറുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ശരീരമൊക്കെ ഉപേക്ഷിച്ചു പോയാൽ അവരുടെ ജ്ഞാനം നിൽക്കുന്നുണ്ട്. അപ്പം ജ്ഞാനം അതിൻ്റെ ഉത്പത്തിയിലോ നിലനിൽപ്പിലോ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രകടമാകുന്നതിന് ഇത് വേണം. ഈ ജീവൻ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഇതിനെ ആശ്രയിച്ചിട്ടാണ് അത് പ്രകടമാകുന്നത്, ആവിർഭവിക്കുന്നത്. ഉത്പത്തിയിൽ എന്തുകൊണ്ടത് ആശ്രയിക്കുന്നില്ല എന്ന് പറയുന്നത്? കാരണം ജ്ഞാനം എന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ പരിണാമമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അന്ധകരണം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഈ തലച്ചോറിന്റെ ഒരു സൃഷ്ടിയല്ല, ഒരിക്കലുമല്ല. ആ ഇതിന്റെ ഈ പ്രകടഭാവം വേണമെങ്കിൽ നമുക്കറിയാം തലച്ചോറിന്റെ സൃഷ്ടി എന്ന് പറയാം. ഇതിന്റെ പ്രാകട്യം തലച്ചോറിന്റെ സൃഷ്ടി എന്ന് പറയാം. അതായത് പ്രകാശം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്, അതാ ബൾബിന്റെ ഒരു സൃഷ്ടിയാണെന്ന് പറയാം. പക്ഷെ വൈദ്യുതി അതിന്റെ സൃഷ്ടിയല്ല. അതുപോലെയാണ് ഇവിടെ പ്രകടമായിരിക്കുന്ന ജ്ഞാനവും അന്ധക്കരണ പരിണാമ രൂപത്തിൽ ഉള്ള ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ജ്ഞാനവും ഭക്തി രണ്ടും അതിന്റെ ഏറ്റവും വൈകാരികമായ അല്ലെങ്കിൽ ബൗദ്ധികമായ തലങ്ങളിൽ അത് ഭിന്നമായി നിൽക്കുന്നെങ്കിലും അതിന്റെ പാരമാർത്ഥികമായ തലത്തിൽ ജ്ഞാനമെന്ന് പറഞ്ഞാലും ഭക്തി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, പരമാത്മഭാവമാണ്. അതുകൊണ്ടാണ് ഇവിടെ ജ്ഞാനമെന്ന് പറയുന്നത്. അതാണ് ഭക്തി എന്നുള്ള ശരിയായ തിരിച്ചറിവാണ് ഒരു ഭക്തൻ ആർജിക്കേണ്ടത്, ഭക്തിയിലൂടെ ആർജിക്കേണ്ടത്, ഭക്തി സാധനങ്ങളിലൂടെ ആർജിക്കേണ്ടതാണ്. പരമാത്മഭാവമാണ് യഥാർത്ഥ ഭക്തി, ഭാവമാണ് ഭക്തി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുതന്നെയാണ് ജ്ഞാനം. ഇവിടെ പറയുന്ന അമാനിത്വാദി ജ്ഞാന സാധനങ്ങളിലൂടെ ഒരു സാക്ഷാത്കരിക്കേണ്ടതാണ്. പരമാത്മഭാവമാണ് ജ്ഞാനം. അതാണ് ജ്ഞാനസാധനം അനുഷ്ഠായ. നമ്മൾ അനുഷ്ഠിക്കുന്ന എന്താണ് ജ്ഞാനസാധനങ്ങളെ? താഴ്ന്ന താഴ്ന്ന തലങ്ങളിൽ നിന്ന് അനുഷ്ഠാനം പുരോഗമിച്ച് ഉയർന്ന തലങ്ങളിലേക്കെത്തി ചരമമായി എന്തായി അത് പരമാത്മഭാവമായി മാറുന്നു. ചരമ സാക്ഷാത്കാരം എന്ന് പറയുന്നു, പരാഭക്തി എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരവസ്ഥയെ പ്രാപിച്ചാലോ മമ്മ പരമേശ്വരസ്യ സാധർമ്മ്യം മസ്വരൂപതാം ആഗതാഹ പ്രാപ്താഹ എന്നാണ്. ഈശ്വര സ്വരൂപതയെ പ്രാപിക്കുന്നു എന്നാണ്. മസ്സാധർമ്മ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്വരൂപതാമാകതാഹ, ഈശ്വരനോട് വരുന്ന അനന്യഭാവം. സ്വരൂപപ്രാപ്തി എന്നെല്ലാം പറയാൻ പറ്റും, അത് കൂടുതൽ വിശദീകരിക്കാൻ സാധ്യമായ കാര്യമല്ല. ഈശ്വരപ്രാപ്തി എന്നൊക്കെ പറയാം. അതാണ് മസ്വരൂപതാം ആകതാഹ നദു സമാനധർമ്മതാം സാധർമ്മ്യം. മറ്റൊരു ഈശ്വരനാകുക അല്ലെങ്കിൽ ഈശ്വരന്റെ ഗുണങ്ങളോടുകൂടി ഇരിക്കുക, ഈ അർത്ഥമൊന്നുമല്ല ഇവിടെ. രാമാനുജനും മറ്റും പറയുന്ന എന്താണ്? മുക്തന്മാർക്ക് ഈശ്വരന്റെ സമാനമായ രൂപങ്ങളുണ്ടാകും, അതാണ് സാധർമ്മ്യം എന്നാണ്. അത് അവരങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ ഇവിടെ ഭാഷകാരൻ അദ്വൈത മതമനുസരിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നത് എന്താണ്? മസ്വരൂപതാമാകത സമാന രൂപതയല്ല സ്വരൂപത. രാമാനുജനും മറ്റും പറയുന്ന സമാന രൂപത, ഇവിടെ പറയുന്ന എന്താണ്? സ്വരൂപതയെ പ്രാപിക്കുന്നു. നത് സമാന ധർമ്മതാം സാധർമ്മ്യം ക്ഷേത്രജ്ഞ ഈശ്വരയോർ ഭേദ അനഭ്യൂപമാ ഗീതാശാസ്ത്രേ. ഗീതാശാസ്ത്രത്തിൽ ഈ ക്ഷേത്രജ്ഞനും ഈശ്വരനും തമ്മിലുള്ള ഭേദത്തെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈശ്വരന്റെ ലോകത്ത് ചെയ്യുന്ന ഈശ്വരന്റെ അതേപോലെയുള്ള രൂപങ്ങളെ സ്വീകരിച്ചിരിക്കുക, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ മറിച്ച് ഈശ്വര സ്വരൂപത്തെ തന്നെ പ്രാപിക്കുക, സ്വരൂപപ്രാപ്തിയാണ് എന്നാണ്. എന്ന് ഭാഷകാരൻ സ്വീകരിക്കുകയാണ്. ഫലവാദശ്ചായം സ്തുത്യർത്ഥം ഉപയോഗിച്ചതേ, ഫലത്തെക്കുറിച്ച് പറയുകയാണ്. ഫലത്തെക്കുറിച്ചുള്ള ഈ പറച്ചൽ അത് ഇതിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനപ്രാപ്തി മോക്ഷമാകുന്ന ഫലത്തെ ചെയ്യുന്നതാണ്. ആ മോക്ഷം ഈശ്വര സ്വരൂപ സാക്ഷാത്കാരമാണ്, അല്ലെങ്കിൽ ഈശ്വര സ്വരൂപപ്രാപ്തിയാണ് എന്ന് പറഞ്ഞ അതിൻ്റെ മഹത്വത്തെ ശ്രോതാവിന് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ എത്തിച്ചേർന്നാലോ സർഗേവി സൃഷ്ടികാലേവി നോപജായന്തേ നോത്പദ്യന്തേ. വീണ്ടും ഒരു പ്രളയം കഴിഞ്ഞ് സൃഷ്ടി വരുമ്പോൾ ഈ മുക്താത്മാക്കൾ വീണ്ടും ജനിക്കുന്നില്ല. ധാതാ യഥാ പൂർവം അകത്പയ, ധാതാവ് സൃഷ്ടികർത്താവ് മുന്നിലെപ്പോലെ തന്നെ വീണ്ടും സൃഷ്ടിച്ചു എന്നാണ് ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. മുന്നിലെപ്പോലെ എന്ന് പറയുമ്പോൾ വീണ്ടും മുക്തരായവരെല്ലാം വീണ്ടും സൃഷ്ടിച്ചോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം ഈശ്വരന് തന്നെ സൃഷ്ടിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് മുക്തന്മാരെ വീണ്ടും സൃഷ്ടിക്കാത്തത്. മുക്തന്മാരെന്ത് ചെയ്തു? ഈശ്വര സ്വരൂപത്തെ തന്നെ പ്രാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈശ്വരൻ പ്രളയമില്ല, പ്രളയകാലത്ത് ഈശ്വരന് പ്രളയം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് മുക്തന്മാർക്ക് വീണ്ടും ജനിച്ച് വീണ്ടും മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് മുക്താത്മാക്കൾക്ക് വീണ്ടും ബന്ധനമില്ല എന്നിവിടെ പറയുന്നത്. എടുത്തു പറയുന്നത് സൃഷ്ടികാലേവി നോപജായന്തേ നോത്പദ്യന്തേ. പലരും സംശയിക്കും എന്താണോ, സൃഷ്ടികർത്താവ് എല്ലാത്തിനെയും പഴയതുപോലെ വീണ്ടും സൃഷ്ടിച്ചു എന്ന് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു. എല്ലാത്തിനെയും അതുപോലെ സൃഷ്ടിക്കണമെങ്കിൽ മുക്തന്മാരെയും വീണ്ടും ജനിക്കേണ്ടി വരുമല്ലോ. ഇല്ല, ഒരിക്കലും മുക്തന്മാർക്ക് വീണ്ടും ജന്മമില്ല. വീണ്ടും എന്നില്ല, ഇത് മഹാപ്രളയത്തിന് ശേഷമുള്ള കാര്യം പറയുന്നു. മഹാപ്രളയത്തിന് ശേഷം വീണ്ടും വരുന്നില്ല. അപ്പൊ ചിലരുടെ മനസ്സിൽ പെട്ടെന്ന് സംശയം, അപ്പൊ അവതാരങ്ങളോ അവർ മുക്തന്മാരല്ലേ വീണ്ടും വന്നതോ? അത് ഒരു കല്പത്തിനകത്താണ് അവതാരങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ ഒരു കല്പത്തിനകത്ത് പല യുഗങ്ങളിൽ, ആ യുഗങ്ങളിൽ വീണ്ടും വീണ്ടും വരാം. പക്ഷെ ഒരു കല്പത്തിന് ശേഷം പിന്നീട് ഒരു അവതാര പുരുഷന് വീണ്ടും വരാൻ പറ്റത്തില്ല, അത് പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ ഈശ്വരൻ ആയി തന്നെ തീർന്നു. ഈശ്വരൻ പിന്നെ സൃഷ്ടികർത്താവായി തന്നെ നിൽക്കുന്നു. ഈശ്വരൻ പിന്നെ തന്നെ തന്നെ സൃഷ്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈശ്വരൻ ഈശ്വരനായി തന്നെ നിൽക്കുന്നു. പക്ഷേ യുഗങ്ങളിൽ എന്തു വരുന്നു? സംഭവാമി യുഗേ യുഗേ എന്നല്ലേ നമ്മൾ പറയുന്നു. യുഗങ്ങളിൽ വീണ്ടും വീണ്ടും വീണ്ടും വരാം. മുക്താത്മാക്കൾക്കും വരാം. അതാണ് അവതാരം എന്ന് പറയുന്നത്. അതിന് അധികാര പുരുഷന്മാരെന്നും മറ്റും പറയും. ബ്രഹ്മസൂത്രത്തിൽ നമ്മളത് ചർച്ച ചെയ്തതാണ്. കൽപ്പാന്തത്തിൽ അതാണ് ഇവിടെ പറയുന്നത്. മഹാപ്രളയത്തിന് ശേഷം അതെന്നാണ്, എങ്ങനെയിരിക്കും മഹാപ്രളയം? എപ്പോൾ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ശാസ്ത്രങ്ങളിലിങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു മഹാപ്രളയം സംഭവിക്കും. വീണ്ടും ധാതാവ് ഈശ്വരൻ വീണ്ടും സൃഷ്ടിക്കും. അപ്പോൾ പഴയതുപോലെ വീണ്ടും സൃഷ്ടിക്കും. മുക്താത്മാക്കൾ ഈശ്വരനോട് ഏകീഭവിച്ചിരിക്കുന്നുണ്ട്. അവിടെ പിന്നെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നം അവരെ സംബന്ധിച്ചുണ്ടാകുന്നില്ല. അജ്ഞന്മാരായ ജീവന്മാരെല്ലാം വീണ്ടും അതുപോലെ തന്നെ സൃഷ്ടിക്കും. പ്രളയേ ബ്രഹ്മണോപി വിനാശകാലേ ആണ് മഹാപ്രളയത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ ബ്രഹ്മാവ് കൂടി നശിച്ചു. ന വ്യഥന്തി ന വ്യഥാം ന അപദ്യന്തേ ന ചിവന്തി. ഒരിക്കലും അവർക്ക് നാശം സംഭവിക്കുന്നില്ല. അവർക്കും വിനയം സംഭവിക്കുമോ? ഇല്ല. മുക്താത്മാക്കൾ അവർ ഈശ്വരനായി, പിന്നെ എങ്ങനെ വിനയം സംഭവിക്കും? ബ്രഹ്മാവിനും വിനയം സംഭവിക്കും, പക്ഷേ മുക്താത്മാക്കൾക്ക് വിനയം സംഭവിക്കത്തില്ല. പ്രളയത്തിൽ ബ്രഹ്മാവിന് വിനയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മപദത്തെ വിട്ട് പിന്നെ ബ്രഹ്മാവ് മുക്തിയെ പ്രാപിക്കുന്നു. കൽപ്പാന്തത്തിൽ ബ്രഹ്മാവിനും തന്റെ സ്ഥാനത്ത് നിന്നൊരു ഭ്രംശം, അതുവരെ ചെയ്തുകൊണ്ടിരുന്ന സൃഷ്ടി വ്യാപാരങ്ങളെല്ലാം അവസാനിപ്പിച്ച് മുക്തിയെ പ്രാപിക്കുന്നു. പക്ഷേ മുക്തൻ അങ്ങനെയില്ല. മുക്തൻ ഈശ്വര സ്വരൂപനായി, അതുകൊണ്ട് അതുവരെ താൻ ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ഒന്നില്ല. അതുവരെയും താൻ മുക്തനായി, അതിനുശേഷവും താൻ മുക്തനായി തന്നെ ഇരിക്കുന്നു, ഈശ്വര സ്വരൂപയായി തന്നെ ഇരിക്കുന്നു. അമിതാംനാപദ്യന്തി നച്ചിവന്തി സംഭവിക്കുന്നില്ല. ഈശ്വര സ്വരൂപനായി തന്നെ ഇരിക്കുന്നു. അതായത് ജീവൻ ജീവഭാവത്തെ വിട്ട് ഇടയ്ക്ക് മറ്റൊന്നിനെ സ്വീകരിക്കാതെ, ദൈവപദമോ ബ്രഹ്മപദമോ ഒന്നും സ്വീകരിക്കാതെ, മനുഷ്യജന്മത്തിൽ തന്നെ ഇരുന്ന് ഈശ്വരനെ ഭജിച്ച് ഈശ്വരാത്മത ഈശ്വരഭാവത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ സൃഷ്ടിപ്രളയങ്ങളിലൊന്നും പിന്നീട് അവന് പ്രവേശനമില്ല. ആ ജീവന് ഈശ്വര സ്വരൂപനായി തന്നെ ഇരിക്കുന്നു, മുക്തനായി തന്നെ ഇരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സർഗേവി ഉപജായന്തെ പ്രളയേന വ്യഥന്തിച്ച. അതുകൊണ്ട് മുക്തൻ വീണ്ടും വന്ദനസ്ഥനാകുമോ, വീണ്ടും അജ്ഞാനം പിടികൂടുമോ? അനുസമാനമാണ് പറഞ്ഞിരിക്കുന്നത്. അധികാരി പുരുഷന്മാർ കൂടിയും അവർ മുക്താത്മാക്കളായി വീണ്ടും പ്രാരബ്ധം കൊണ്ട് ഈ ലോകത്തിലേക്ക് വന്ന് ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്താലും അവരെയും അജ്ഞാനം ബന്ധിക്കുന്നില്ല. സാധാരണ ജീവന്മാരെ പോലെ പിന്നെ മുക്തന്മാരുടെ കാര്യം പറയാനുള്ളൂ. അധികാരി പുരുഷന്മാർ ലോകത്തിൽ വന്ന് എന്താണോ ലോകാനുവർത്തനമനുസരിച്ച് ലോകം എങ്ങനെയാണോ അതുപോലെ അതിനനുവർത്തിച്ച് അവർ ഗുരു പ്രാപ്തി ശാസ്ത്രശ്രവണം സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ചാലും അവരാ സമയത്തെല്ലാം മുക്തന്മാർ തന്നെയാണ്. മുക്തനായിരുന്നുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഷ്ഠിക്കുന്നു. പ്രാരബ്ധവിശേഷം കൊണ്ട് അതൊക്കെ അവരനുഷ്ഠിക്കുന്നു എന്നാണ് അവരെ കുറിച്ച് തന്നെ പറയുന്നത്. അതുകൊണ്ട് മുക്തൻ ഒരു കാരണവശാലും വീണ്ടും ബന്ധനത്തെ പ്രാപിക്കുന്നില്ല. അതാണ് അവതാര പുരുഷന്മാർക്കും അങ്ങനെയാണ്. അവർ ബദ്ധനസ്ഥരായി വീണ്ടും അവതരിക്കുന്നില്ല, മുക്തരായി തന്നെ അവതരിക്കുന്നു. പ്രാരബ്ധം കൊണ്ട് ജനിക്കുന്നില്ല, സ്വേച്ഛയാ തന്നെ ജനിക്കുന്നു. അതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ മുക്താത്മാക്കളുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട. അവർക്ക് സൃഷ്ടിപ്രളയങ്ങളിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഭ്രംശവും സ്വസ്ഥാനത്ത് നിന്ന് സംഭവിക്കുന്നില്ല എന്നാണ്. ഇതം ജ്ഞാനം ഉപാസനത്തെയായി, ജ്ഞാനത്തെ ആശ്രയിച്ചിട്ട് മമ സാധർമ്മ്യമാകതാഹ മത്സ്വരൂപത്തെ പ്രാപിച്ചവർ സർഗേ സൃഷ്ടിയിലും സൃഷ്ടിയിൽ നോപജായന്തി ജനിക്കുന്നില്ല. പ്രളയേപി പ്രളയത്തിലും വ്യഥന്തി വിലയിക്കുന്നില്ല. ഇതം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ സർഗേപി നോപജായന്തേ പ്രളയേന വ്യഥന്തി ച. പൂർണമേവശിഷ്യത്തി. ഓം ശാന്തി ശാന്തി ശാന്തി.